അറിവുണ്ടാവും, അന്നന്ന് കാലത്ത് അതൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നും അതിനപ്പുറമൊന്നും ഇല്ല എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത്. അല്ലാതെ അതെല്ലാം പാടെ മോശമാണ്, അതൊക്കെ പാടെ അബദ്ധമാണെന്നുള്ള ഒരു നിലപാടല്ല. പിന്നെ ഇന്ന് ആരെങ്കിലും പറയണം അതാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും അത് മോശമാണ്. എന്തുകൊണ്ട്? ഇന്നുമായിട്ട് തട്ടിച്ചു പോകും. പിന്നെ അന്നത്തത് അത് വലുതാണ്, ഇന്നത്തത് ഇതാണ് എന്നും മനസ്സിലാക്കിയ പ്രശ്നമൊന്നുമില്ല. ചിലര് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് വാദിക്കാൻ വരും. പണ്ടത്തെ അത്രയൊന്നും ഒന്ന് പുരോഗമിച്ചിട്ടില്ല മനുഷ്യൻ, പണ്ടായിരുന്ന എല്ലാ പുരോഗമനം എന്നൊക്കെ പറഞ്ഞു ചിലര് തർക്കിക്കാനും വാദിക്കാനും ഒക്കെ വരും. അങ്ങനെ വരുമ്പം പറയേണ്ടി വരും അതൊക്കെ അവത്തോളം, അത്രയുള്ളൂ. ഓരോ കാലത്തും മനുഷ്യന് അതിജീവനത്തിനും നിലനിൽപ്പിനും ഒക്കെ വേണ്ടിയുള്ള അറിവ് മനുഷ്യൻ സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ എത്തിയത്. അതെല്ലാം മോശം, ഇന്നത്തത് മാത്രം ശരി, അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടില്ല. ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് സയന്റിസ്റ്റുമാണ് ഹാവാർഡ് ഗാർണർ. പുള്ളിയുടെ ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു പഠനം വന്ന് ഇതുപോലെയൊക്കെ തന്നെ. അതിനെക്കുറിച്ച് ഞാനൊരു ഒരു വർഷം മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് പള്ളിക്കാവ്. ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് അതിൽ പറയുന്ന രണ്ട് പ്രധാന കാര്യമാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസും ഇന്റർപേഴ്സണൽ ഇന്റലിജൻസും. അതിൽ പറയുന്ന ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് അത് ഇവിടെ പറയുന്ന നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന ഇമോഷണൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഉള്ളില്ല, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ബോധം. ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ ഞാനും വേറൊരാളും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലുണ്ടാകുന്ന നമ്മുടെ ബോധം. ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. പഴയകാലത്ത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യത്തില്ല. ബോധം എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഉള്ളിൽ വരിക്കുന്ന ഒരു ബോധം, ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ മനസ്സ് ബുദ്ധി ചിത്ത അഹങ്കാരം ഇങ്ങനെയൊക്കെ വരുന്നു. പക്ഷെ ഇന്ന് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഇന്റലിജൻസ് തന്നെ ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട്. നമ്മുടെ ഉള്ളിലുള്ളതും നമ്മളും വേറുള്ള ആളുമായിട്ട് ഉള്ള ബന്ധത്തിലുണ്ടാകുന്ന ഇന്റലിജൻസ്. ഇത് പഠനവും പരീക്ഷണവും നടത്തി മനുഷ്യർ കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. അത് അതിനോട് ബന്ധപ്പെടുത്തി ഈ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുമ്പോ എന്താണ് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയും. ഇമോഷണൽ മെച്യൂരിറ്റി ഒരാൾക്ക് വേണ്ടതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഒരാളെ കുറിച്ച് പ്രായം ചെല്ലുമ്പോൾ അയാൾക്കൊരു പക്വത വരും എന്ന് പറയാറില്ലേ. ആ പ്രായം ചെല്ലുമ്പോൾ വരുന്ന പക്വത എന്ന് പറയുന്നത് ശരിക്കും അത് ഇമോഷണൽ മെച്യൂരിറ്റിയാണത്. ഭയങ്കരമായിട്ട് ബോധം ഉണ്ടാക്കുക ഇപ്പോ അപ്പോഴൊന്നും വരത്തില്ല. ഇപ്പോ ഒരു 60 കഴിയണം. ഇപ്പൊ 40 ഒന്നും വരത്തില്ല. കാരണം ഇപ്പോൾ ആൾക്കാർ പ്രായം ചെന്നാലും ചെറുപ്പമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം നമ്മുടെ പരാനസ്വാമി ഇങ്ങനെ പ്രയാസപ്പെട്ട് നടക്കുന്നു ഈ വരാന്തയിൽ. അപ്പൊ ഞാൻ എങ്ങനെയുണ്ട് സ്വാമി, ഇവിടെ കാലിന് വേദനയുണ്ട്, നീരുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. ഇത് കുറെയൊക്കെ പ്രായം കൊണ്ടുവരുന്നതാണ്. ഇത്രയും പ്രായം, അതിനെന്താ പ്രായം, അത്രയും വലിയ പ്രായമൊന്നും ആയില്ലല്ലോ. സ്വാമിക്ക് അത് പ്രായമായി എന്ന് അംഗീകരിക്കാൻ അതിനങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിന് പറയുന്നത് സ്വരൂപാന സ്വാമി 100 വയസ്സ് വരെ ജീവിച്ചിരുന്നില്ലേ ആരോഗ്യത്തോടെ. അപ്പോ അങ്ങനെയാണ് സ്വാമി ചിന്തിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് അത്രയൊന്നും ആയില്ലല്ലോ. പിന്നെ പ്രായം കൊണ്ടെന്ന് പറയുന്നത് അത് സ്വാമിക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നില്ല. പ്രായം കൂടി എന്ന് പറയുന്നത് അതുകൊണ്ട് അവശത എന്ന് പറയുന്നത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവശത അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ഇത്രയും അവശത അനുഭവിക്കുന്നതിന് പ്രായം കൂടി എന്നുള്ള മോഡ് ഓഫ് ലിവിംഗ് ആണ് രണ്ട് ഒരേ അരിവുള്ള ആൾക്കാരാണ്. ഒരാൾ നല്ല രീതിയിൽ നടന്ന് നല്ല സ്ട്രോങ് ആണ് ഇപ്പോഴും, പക്ഷെ ഒരാൾ കിടപ്പാണ്, എഴുന്നേക്കാൻ പറ്റുന്നു. അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇപ്പോ എന്താണ് ഈ പ്രായം എന്ന് പറയുന്നത്, അതിനെ നമ്മൾ അംഗീകരിക്കണം. അതിനെ അംഗീകരിക്കാതിരുന്നോണ്ട് പ്രയോജനമൊന്നുമില്ല. ഇത്ര പ്രായമായി, എനിക്കിപ്പോ 70 കഴിഞ്ഞു. അപ്പൊ അതായി എന്നുള്ള കാര്യം ഞാൻ അതിനെ അംഗീകരിക്കണം. പക്ഷെ എന്താണ് പാടില്ലാത്തത്? അതിനെ കുറിച്ച് വ്യാകുലപ്പെടാൻ പാടില്ല. ഓ, എനിക്കിത്രയും ആയിപ്പോയല്ലോ എന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. എന്റെ പ്രായത്തെ ഞാൻ അംഗീകരിക്കാതെ വേറെ ആരും അംഗീകരിക്കുന്നു? പ്രായമെന്ന് പറയുന്നത് നമ്മൾ അംഗീകരിച്ചേ പറ്റും, അത് സംഭവിക്കുന്നതാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടാൻ പാടില്ല. വ്യാകുലപ്പെടുന്ന അർത്ഥശൂന്യമാണ്. അവിടെയാണ് നമുക്കൊരു ക്ലാരിറ്റി വേണ്ടത്. അതുപോലെ തന്നെ പ്രായത്തോടനുബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നം, രോഗങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ബാലൻസിന് തന്നെ വ്യത്യാസം വരും. എന്നുവെച്ചാൽ യുവത്വത്തിലെ പോലെ ഫ്രീഡമായിട്ട് സഞ്ചരിക്കാനൊന്നും പറ്റത്തില്ല, നടക്കാനും ഓടാനും. അപ്പോ പ്രായം കൊണ്ട് വരുന്ന എലിമെന്റ്സ്, ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ അംഗീകരിക്കണം. അംഗീകരിക്കാന്ന് വെച്ചാൽ അതിനും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ വ്യാകുലതയാണ് ഒഴിവാക്കേണ്ടത്. മറ്റേത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് നമ്മുടെ അംഗീകാരം ആവശ്യമില്ല. പ്രായത്തിന് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അതങ്ങ് സംഭവിക്കുന്നതാണ്. അപ്പൊ ഇത് രണ്ട് രീതി മനസ്സിലാക്കും. അപ്പൊ എനിക്ക് പ്രായമായില്ല എന്ന് കരുതിയിട്ട് അത് അതുകൊണ്ട് കാര്യമില്ല. പ്രായമായി, പക്ഷെ അതെന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. രോഗങ്ങളുണ്ട്, അതെന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നൊരു നിലപാട്. പിന്നെ ഒരേ പ്രായമുള്ള പലരുടെ അവസ്ഥ പലതായിരിക്കും. അവരുടെ ജീവിതം, അവരുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട്, അവരുടെ ആഹാരക്രമം, ജീവിത ശൈലി, ഇതെല്ലാം. അധ്വാനം മാത്രമല്ല, അധ്വാനം എന്ന് പറയുന്നത് കൊണ്ടും കാര്യമില്ല. അയാള് അധ്വാനിക്കുന്നു, പക്ഷെ ഈ പറയുന്ന പോലെ അയാളുടെ ഇമോഷണൽ മെച്ചൂരിറ്റി ഇല്ലാതെയാണ് അധ്വാനിക്കുന്നതെങ്കിൽ അയാളെ തളർത്തി കളയും. അല്ല, അയാളുടെ ഒരു ഇമോഷണൽ മെച്ചൂരിറ്റി ഉള്ള ആളാണെങ്കിൽ, അങ്ങനെ പറയും, ഒരാളുടെ ഇമോഷണൽ ടോണെന്ന് പറയും. ഒരാളുടെ ഇമോഷണൽ ടോൺ എങ്ങനെയുള്ളതാണ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആ ഇമോഷണൽ ടോൺ എന്ന് പറയുമ്പോൾ അത് ഹെൽത്തി ആയിരിക്കണം. എന്നാ ശരീരവും ഹെൽത്തി ആയിരിക്കും. ഇനി ശരീരത്തിന് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മനസ്സ് ഹെൽത്തി ആയിരിക്കും. ശരീരത്തിന് ഒരുപാട് അവശതകൾ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒരാൾക്ക് ഹെൽത്തി ആയിരിക്കാൻ പറ്റും. അപ്പോ ഏറ്റവും പ്രധാനമായ കാര്യം എന്താണ്? അക്സെപ്റ്റൻസ് എന്ന് പറയുന്നതാണ്. ശരീരത്തിന്റെ അവസ്ഥകൾ എന്തായാലും, മോശമായാലും നല്ലതായാലും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ആരോഗ്യം പോലെ തന്നെ രോഗത്തെ അക്സെപ്റ്റ് ചെയ്യുക. രോഗമുണ്ടെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കുക. അതുകൊണ്ട് അത് നമ്മളെ തന്നെ നമ്മൾ ഹൈഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ പിന്നെ പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഒരുപാട് പരിഹരിച്ചു. പക്ഷെ അത്തരം മാനസികാവസ്ഥ ഇല്ലാത്തവരാണ് ഈ പ്രായത്തിൽ നമ്മൾ സാധിക്കേണ്ട ഒരു കാര്യം എന്താണ്? പ്രായം കൂടുന്നു. ആ പ്രായം കൂടി വരുമ്പോൾ നമ്മൾ സാധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി കഴിയുന്നത്ര മെയിൻറ്റെയിൻ ചെയ്യുക. പ്രായത്തെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പ്രായം എന്തായാലും കാലത്തിനനുസരിച്ച് ഡിറ്റീരിയറേഷൻ എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കും. ബ്രെയിനും ശരീരത്തിനുമൊക്കെ ജീർണത സംഭവിച്ചുകൊണ്ട് തന്നെയായിരിക്കും. എന്നാലും ലൈഫിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയെ നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിക്കണം. ക്വാളിറ്റിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കഴിയുന്നത്ര തുടർന്ന് ചെയ്യാൻ കഴിയുക, അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കഴിയുന്നത്ര തുടർന്ന് ചെയ്യാൻ കഴിയും. അത് എത്ര കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്രോ അത്രയും മാത്രം നമുക്ക് പിന്നെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ പ്രവൃത്തി ചെയ്യുന്നതോടൊപ്പം തന്നെ മനസ്സ് തളർന്നു പോവാതിരിക്കുകയും ചെയ്യുക. മനസ്സ് അതിനോടൊപ്പം പോവുക. അങ്ങനെ പോകും. ഞാനെപ്പോഴും പറയാറുണ്ട് എന്റെ ഒരു സുഹൃത്തിന്റെ കാര്യം. ഇപ്പൊ 93-ാമത്തെ വയസ്സാണ്. ഇപ്പോഴും ആള് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ബിസിനസ് നടത്തുന്നുണ്ട്, ഡ്രൈവ് ചെയ്യുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ശരീര പ്രായം കൂടിയില്ലെന്ന് ചോദിച്ചാൽ പ്രായം കൂടി, അസുഖങ്ങളില്ലെന്ന് ചോദിച്ചാൽ അസുഖങ്ങളുണ്ട്. പക്ഷെ ആ ക്വാളിറ്റി ആള് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കാരണം പുള്ളിക്ക് ഒരു നല്ല കാഴ്ചപ്പാടുണ്ട് ലൈഫിനെ കുറിച്ച്. അതിന് ഇവിടെ പറയുന്ന ഒരു പ്രധാനമായ കാര്യം ഇമോഷൻ ഇന്റലിജൻസ് പറയുന്ന എന്താണ്? സെൽഫ് മോട്ടിവേഷൻ. അതാണ് സെൽഫ് മോട്ടിവേഷൻ ഉണ്ടായിരിക്കുക. ജീവിതം എന്ന് പറയുന്നത് സ്വയം പ്രചോദനാത്മകമായി, വേറെ ആരും നമ്മളെ പുഷ് ചെയ്യേണ്ട കാര്യമില്ല. മറ്റൊരാളൊന്നും നമ്മളെ തള്ളി മുമ്പോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. സെൽഫ് മോട്ടിവേഷൻ അതാണ്. ഞാൻ ഈ പുള്ളിയായിട്ട് സഹകരിച്ച് ഞാൻ പുള്ളിയിൽ നിന്ന് ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. പുള്ളി ഏറ്റവും വലിയൊരു ഇതാണ് സെൽഫ് മോട്ടിവേഷനാണ്. ആരും പുള്ളിക്ക് പ്രത്യേകിച്ച് മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? പണ്ട് ചെയ്തതുപോലെ തന്നെ ഇന്നും ചെയ്യാൻ ശ്രമിക്കുന്നു. പഴയതുപോലെ ഇന്ന് കഴിയില്ലെങ്കിലും ആ കഴിവില്ലായ്മയെ തുറന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ സെൽഫ് മോട്ടിവേഷനിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടേ. അപ്പോ ആളിന് വലിയ പറയുന്നില്ല. ജീവിച്ചിരിക്കുമ്പോ അവർ ക്വാളിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുക, മരിക്കുമ്പോൾ മരിക്കുക, എല്ലാം അക്സെപ്റ്റ് ചെയ്യുക, പ്രായത്തെയും രോഗത്തെയും എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക. നല്ലൊരു കാഴ്ചപ്പാടാണ്. അപ്പോ ഒന്നും തന്നെ ഒരു വ്യക്തിയെ തളർത്തുന്നുണ്ട്. അതാണ് മനസ്സിലാകുന്നത്. ഒന്നും തന്നെ തളർത്തുന്നുണ്ട്. അപ്പൊ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസില് അതിനെ ഈ ഇമോഷൻ ഇന്റലിജൻസുമായിട്ട് കൂട്ടിച്ചേർക്കും. അവിടെ പറയുന്ന ഒരു കാര്യമാണ് ഇന്നർ ഡയലോഗ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? ഇമോഷണൽ മെച്യൂരിറ്റിക്ക് വേണ്ടിട്ട്. അതിനെ കുറിച്ച് പറയും ഇന്നർ ഡയലോഗ്. പറയും കോൺഷ്യസ്നസ് ഈസ് ദി മിറർ ഓഫ് ഇന്നർ ഡയലോഗ് എന്ന് പറയും. ഇതൊക്കെ വിവരമുള്ള ആൾക്കാരും പറഞ്ഞിരിക്കുന്ന ഞാൻ ഏറ്റുപറയുന്നു എന്നുള്ളത് കേട്ടോ. ഇതൊന്നും എന്റെ വിജ്ഞാനമായിട്ട് കൊണ്ടെടുത്ത് നമ്മുടെ കോൺഷ്യസ്നസ് ഇന്നർ ഡയലോഗ് അതെന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ കോൺഷ്യസ്നസ് അവയർനെസ്, നമ്മുടെ ബോധം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഇന്നർ ഡയലോഗിന്റെ ഒരു മിററായിരിക്കണം എന്ന് പറഞ്ഞാൽ മിറർ എന്ന് വെച്ചാൽ പ്രതിച്ഛായ. അത് കണ്ണാടി എന്ന് വെച്ചാൽ അതിന് പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും. ആ എന്നൊക്കെ പറയുമ്പോൾ എന്നുവെച്ചാ നമ്മുടെ ബോധമണ്ഡലത്തിൽ ഈ ഒരു ഇന്നർ ഡയലോഗ് നടന്നുകൊണ്ടിരിക്കണം. ഡയലോഗ് എന്ന് പറഞ്ഞാ എന്താണ്? ഡയലോഗ് എന്ന് വെച്ചാൽ സംഭാഷണം, വോയിസ്. നമ്മള് ഇപ്പൊ ഞാന് നിങ്ങളോട് ഒരു ഡയലോഗിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുക. ഡയലോഗ് എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ, സംഭാഷണം. അത് ഈ ഫിലോസഫിയിലും മറ്റും ഉപയോഗിക്കുമ്പോഴാണ് ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നത്, ഡയലോഗ്. അപ്പൊ ഇന്നർ ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭാഷണമാണ് ഉള്ളി നടക്കുന്നത്. പക്ഷെ അതിനെ കുറിച്ച് പറയും വോയിസ് ലെസ് ഡയലോഗ്, ശബ്ദമില്ലാത്ത സംഭാഷണം. എന്തായാലും അവിടെ വോയിസ് എന്നുള്ള പദം ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ ഉള്ളില് പലതരത്തിലുള്ള വോയിസുകൾ ഉണ്ടെന്നാണ്. അത് വോയിസ് ലെസ് വോയിസ് ആണ്, ശബ്ദമില്ല അവിടെ. ആ കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്, ഇവിടെ പറയുന്നത് ഇപ്പൊ റാഷണൽ വോയിസ് നമ്മുടെ ഉള്ളിലുണ്ട്, തിങ്കിങ്. റാഷണൽ എന്ന് പറയുമ്പോ അത് നമ്മള് നല്ല യുക്തിയുക്തമായി ചിന്തിക്കുന്നു. അങ്ങനെ ഒരു റാഷണൽ വോയിസ്, അങ്ങനെ ഒരു ഡയലോഗ് നമ്മുടെ ഉള്ളിലുണ്ട്, എപ്പോഴും നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം കണ്ടുകഴിഞ്ഞാൽ നമ്മളതിന് യുക്തിയുക്തമായി മനസ്സിലാക്കാൻ എപ്പോഴും ശ്രമിക്കും. എല്ലാ കാര്യങ്ങളിലും ഉണ്ട്, നമ്മളതിനെ കുറിച്ച് ശരിക്കും അവയർ അല്ലെന്നേ ഉള്ളൂ. എപ്പോഴും നമ്മുടെ യുക്തി പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ്, നമ്മളതിനെ തളർത്തിക്കളയും പലപ്പോഴും. എല്ലാ കാര്യങ്ങളും എന്തിന്, ഇരിക്കുന്നതിലും കിടക്കുന്നതിലും സർവോത്ര നമ്മുടെ റാഷണൽ വോയിസ് ഉണ്ട് എന്ന് വെച്ചാൽ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്, എല്ലായിടത്തും നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മള് മറ്റൊരു വോയിസാണ് ഇമോഷണൽ വോയിസ്. അതുപോലെ ആ വികാരങ്ങളുടെ ഒരു സംഭാഷണവും നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവർ പരസ്പരം സംസാരിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ നമ്മുടെ യുക്തിയും വികാരവും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ആ രണ്ട് പിരിവുകളെന്നല്ല, ഈ രണ്ട് ഡയലോഗുകളാണ്, ഇവര് പരസ്പരം സംസാരിക്കുന്നു. നമ്മുടെ റാഷണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷനോട് സംസാരിക്കുന്നു. എന്നുവെച്ചാൽ ഇത് രണ്ടും കൂട്ടി യോജിക്കണമെന്നർത്ഥം. അതായത് ഇപ്പോ പറയുകയാണ്, ഒരു വികാരം ഉണ്ടാകുന്നു, അത് യുക്തിഹീനമാണെങ്കിൽ നമുക്ക് ദോഷം ചെയ്യും. യുക്തിഹീനമായ വികാരം, ഇപ്പൊ എന്റെ ഉള്ളിൽ കോപം വന്നു, കോപം വന്നു കഴിഞ്ഞാൽ അതൊരു ഇമോഷണൽ ഡയലോഗാണ്. ഉടൻ തന്നെ അവിടെ റാഷണൽ വോയിസ് വന്ന് അതിനോട് അതിനോട് അവർ രണ്ടുപേരും തമ്മിലൊരു ഡയലോഗ് അവിടെ സംഭാഷണം നടക്കണം. നടന്നില്ലെങ്കിൽ ഇവൻ ഈ കോപവും കൊണ്ട് പുറത്തിറങ്ങും, ആരെങ്കിലും തോളിച്ചെന്ന് കയറും, അടിയും വാങ്ങിച്ച് പുളിയും കുടിച്ച് ഹോസ്പിറ്റലിൽ പോയി കിടക്കും. ഓടിക്കുകയല്ലാന്ന് മാനഹാനി ധനഹാനി എല്ലാം വരും. അപ്പൊ അവിടെ എന്താണ് റാഷണൽ? ആ റാഷണൽ എന്ന് പറയുന്നത് ഇമോഷണലുമായിട്ട് ഒരു അവിടെ ഒരു ഡയലോഗ് കാണണം. അപ്പൊ റാഷണാലിറ്റി പറയുന്നിടേ അടങ്ങടേ, ഇത് ഇത്തിരി കൂടി പോകുന്നുണ്ട്, നിനക്ക് ഇതിന്റെ ഭാവിയെ കുറിച്ച് നീ ചിന്തിക്കണം, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. നിന്റെ ഈ ഈ രീതി ഉണ്ടല്ലോ, ചാടിക്കടിക്കുന്ന സ്വഭാവം ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് നീ ഇവിടെ നിന്ന് ഒച്ച വയ്ക്കുന്ന നിനക്കെന്തോ വലിയ ഇതുണ്ടെന്ന് വിചാരിച്ചാ നീ ഇതൊക്കെ ചെയ്യുന്ന ഒന്നുമില്ല, നിന്നെ അടിച്ച് താഴെയിടും. പിന്നെ അവിടെ കിടന്നും കൊണ്ടും നിനക്ക് വിലപിക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഡയലോഗ് ഉള്ളിൽ നടക്കുന്നുണ്ട്, നടക്കണം. നമ്മള് എന്താണ് അതാണ് പറയുന്നത്. അവിടെയാണ് ഈ പറയുന്നത് എന്താണ്, നമ്മുടെ കോൺഷ്യസ്നസ് അവയർനെസ് എന്ന് പറയുന്നത് ഒരു മിറർ ആയിരിക്കണം ഇവിടെ. ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. കാരണം റാഷണാലിറ്റി നമ്മളെ ഉള്ളിൽ ഉണ്ടല്ലോ, ഇമോഷൻസും ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ എന്തായാലും ഒരു ഡയലോഗ് നടന്നേ പറ്റും. പക്ഷെ നമ്മുടെ അവയർനെസ് ഒരു മിറർ പോലെ അതിനെ പ്രതിഫലിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ടും രണ്ടു വഴിക്ക് പോകും. കോപം വരികയും ചെയ്യും, ചാടിക്കടിക്കുകയും ചെയ്യും, അടികൊള്ളുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് കോപം വന്നു, കോപം വന്നു കഴിഞ്ഞാൽ നമ്മളെ ആരും അടിച്ചില്ലെന്ന് വെച്ചോ, എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സ്ട്രെസ് ഹോർമോൺസ്, പ്രത്യേകിച്ച് കോർട്ടിസോൾ, അതിനെ ഒരുപാട് ബ്രെയിൻ റിലീസ് ചെയ്യും. ബ്രെയിനിന്റെ കൺട്രോൾ അത് ബോഡിയിൽ ഒരുപാട് റിലീസ് ചെയ്യും. സ്ട്രെസ് ഹോർമോൺസ് കൂടിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങളുണ്ടാകും. ശരീരത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും, മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. ഈ കോർട്ടിസോളിന് വലിയൊരു പങ്കുണ്ട്. അതിനാണ് സ്ട്രെസ് ഹാർമോൺ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കോപം വരുമ്പോ നിന്ന് വിറയ്ക്കാറില്ലേ, കണ്ണിൽ കൂടെ വെള്ളം വരാറില്ലേ, വാക്കുകൾ കിട്ടാതെ വരത്തില്ല, വായ ഉണങ്ങാറില്ലേ, രോമങ്ങളൊക്കെ എഴുന്നേറ്റിരിക്കില്ലേ, കണ്ണ് ചോക്കാറില്ലേ, എങ്ങനെ കണ്ണ് ചോക്കുന്നു? ഒന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? കോർട്ടിസോൾ, കോർട്ടിസോൾ അവിടെ ഹാർമോൺ പ്രവർത്തിക്കുകയാണ്. അപ്പോ എന്ത് ചെയ്യണം? ആ റാഷണൽ വോയിസിനെ കേൾക്കണം. അതുപോലെ തന്നെ മറ്റൊരു വോയിസാണ് മോറൽ വോയിസ്. റാഷണൽ വോയിസിനെ കേൾക്കണമെങ്കിൽ നമ്മള് പാസ് ചെയ്യണമല്ലേ? അല്ല, അത് നടക്കുമ്പോ നമ്മളെ ഇവിടെ പറയുന്ന എന്താണ്, നമ്മുടെ അവയർനെസ് അതിനെ എന്ത് ചെയ്യണം, ഒരു മിറർ പോലെ പ്രതിഫലിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നമ്മളോട്. ഈ ഒരു സബ്ജക്ട് സൈക്കോളജിയിലും ഫിലോസഫിയിലും ന്യൂറോ സയൻസിലും ഒക്കെ ഇത് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മളത് അറിയണം. അറിയാതിരിക്കുന്നതാണ് പ്രശ്നം. ഇത് ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ അവയർനെസ് മിററാകുന്നു എന്ന് പറയും. അറിയണം എന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. നമ്മുടെ മനസ്സിന്റെ ശാസ്ത്രം നമ്മളോട് പറഞ്ഞു തരികയാണ്, ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സാകുന്ന കണ്ണാടി അതിനെ പ്രതിഫലിപ്പിച്ചാ മതി എന്ന് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരു ഡോക്ടറ് ഈ ശരീരത്തിന്റെ അനാട്ടമി പഠിപ്പിക്കുന്നത് പോലെ, എന്താണ് ബ്ലഡ് പ്രഷർ, എന്താണ് ഹാർട്ട് ബീറ്റിംഗ് എന്നൊക്കെ കൃത്യമായി പറഞ്ഞുകൊടുത്തതിന്റെ പിന്നിലുള്ള ആ ഫിസിയോളജി പഠിപ്പിച്ചു കഴിയുമ്പോൾ അയാൾക്ക് അതനുസരിച്ച് അതിനെ ചികിത്സിക്കാൻ പറ്റും, അവിടെ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്വന്തം മനസ്സിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതാണ് ഉള്ളിൽ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നിങ്ങളതിനെ കുറിച്ച് അവയർ ആകണം എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അവിടെ ഉള്ളിൽ നടക്കുന്നുണ്ട്, നിങ്ങളതിനെ കുറിച്ച് അവയർ ആയിരിക്കും. അത് കോപം വരുന്നുണ്ടോ? അവിടെ റാഷണാലിറ്റി ഉണ്ട്, അവിടെ ഒരു ഡയലോഗ് ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മളിൽ സംഭവിക്കുന്നതിനാണ് അവയർനെസ് എന്ന്. അപ്പൊ നമ്മളതിനെ കുറിച്ച് ചിന്തിക്കും, ഈ പറയുന്നതിനെ കുറിച്ച്. അപ്പൊ നമ്മള് ഒരു കോപം വരുമ്പോ ഇത് നമ്മുടെ ഉള്ളിൽ വരത്തില്ലേ സ്വാഭാവികമായിട്ടും? ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇതിനാണ് ഇന്നർ വോയിസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ ഹാർട്ട് മിടിക്കുന്നു, ബ്ലഡ് പമ്പ് ചെയ്യുന്നു എന്നൊക്കെ എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് അതുപോലെ പറഞ്ഞു തരികയാണ്. പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടാകും. ആ ബോധം മതി അവിടെ നിൽക്കും. അപ്പോൾ ആ ബോധം ഉണ്ടെങ്കിൽ കോപം വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റെഗുലറൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊന്നാണ് മോറൽ മോറൽ വോയിസ്. അല്ല, ശാരീരികമായും മാനസികമായും വ്യത്യാസങ്ങൾ വരും അല്ലേ. അപ്പൊ ഈ പറഞ്ഞ ഓർക്കൊന്നും ശരി. അപ്പൊ നമ്മുടെ റീസൺ കൂടെ അവിടെ വർക്ക് ചെയ്യണം, റാഷണാലിറ്റി വർക്ക് ചെയ്യും, അതവിടെ വർക്ക് ചെയ്യും. ഇതിനെ കുറിച്ച് അറിയാമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യും, നമുക്ക് അതിനെ കുറിച്ചുള്ള ബോധം വരുന്നുണ്ട്. ഇത് മുമ്പോട്ട് പോയാൽ ശരിയാകും, ഇതാണ് എനിക്ക് ശത്രുക്കളെ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ലൈഫ് ഫെയിലിയർ ആകുന്ന ഇതാണ്. ആവശ്യമുള്ളടത്തും ആവശ്യമില്ലാത്ത ഒക്കെ ബഹളം വയ്ക്കുക, എന്നിട്ട് അങ്ങനെ സംഘർഷത്തിൽ ജീവിച്ച് ജീവിച്ച് ജീവിച്ച് മരിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട സമയത്ത് ഇതൊക്കെ അറിഞ്ഞിരുന്നു എങ്കിൽ നമ്മൾ നാരായിരുന്നു. ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായേ, നമ്മൾ ഇന്നിരിക്കേണ്ട ആളൊന്നും അല്ല. പക്ഷെ വേണ്ട സമയത്ത് നമ്മളത് അറിയുന്നില്ല, പറഞ്ഞുതരാറില്ല, അതാണ് പ്രശ്നം. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളില്ല. നമ്മളാകെ നമ്മുടെ മനസ്സിനെ കുറിച്ച് അറിയുന്നത് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എഴുതി തീർന്നു, പിന്നെ കുറെ ശത്രുക്കളും. അതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പൊ അടുത്താണ് മോറൽ വോയിസ്. എപ്പോഴും കേൾക്കണം മോറൽ വോയിസ്, നമ്മുടെ ഉള്ളിലുണ്ട്. ഈ മോറൽ വോയിസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കൾച്ചറൽ, ബാക്കി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ കൾച്ചറൽ കണ്ടീഷനിലൂടെ കൂടുതലും വരുന്നത്. അതിലൂടെയാണ് ഈ മോറൽ വോയിസ് വരുന്നത്. എന്നുവെച്ചാ ഇപ്പൊ ഈ സന്യാസിയാണ്, ബ്രഹ്മചാരിയാണ്, സന്യാസിയോ ബ്രഹ്മചാരിയായോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്നൊരു കൾച്ചറൽ കണ്ടീഷനിങ് നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ. അപ്പോ ഈ മോറൽ വോയിസ് പറയുന്നത് ഏതോ നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കൾച്ചറൽ കണ്ടീഷനിങ് ഉണ്ടെങ്കിൽ നീ അതനുസരിച്ച് ജീവിക്കുക. മനസ്സിലായോ? അങ്ങനെയുള്ള എല്ലാവരും അങ്ങനെ ജീവിക്കണം. ഒരു ബ്രഹ്മചാരിയോ സന്യാസിയോ അല്ലാത്ത ഒരാൾക്ക് അങ്ങനെ ഒരു കൾച്ചറൽ കണ്ടീഷനിങ് ഇല്ലല്ലോ. അപ്പോ ബ്രഹ്മചാരിക്കും സന്യാസിക്കും ഒക്കെ ചില പ്രോട്ടോക്കോളുകളുണ്ട്, കൾച്ചറൽ പ്രോട്ടോക്കോൾ. അപ്പോ ഇത് അവർക്കറിയാം, എല്ലാവർക്കും അറിയാം. ഞാനിപ്പോ സന്യാസിയാണ്, ഞാനിപ്പോ ബ്രഹ്മചാരി, എന്റെ ഡിസിപ്ലിൻ ഇതാണ്. ഇതൊരു കൾച്ചറൽ കണ്ടീഷനിങ് ആണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല പ്രശ്നം, മനസ്സിലായോ? നമ്മളിൽ അങ്ങനെ ഒരു കൾച്ചറൽ കണ്ടീഷനിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു മോറൽ വോയിസ് എപ്പോഴും നമ്മളെ അത് ബോധിപ്പിച്ചുകൊണ്ടേ. നമ്മുടെ എന്താണ് ബോർഡർ ക്രോസ് ചെയ്യുമ്പോ, മനസ്സിലായോ? ഒരു ബൗണ്ടറിയാണ് അത്. ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ളിൽ ഈ വോയിസ് വരട്ടെ. ക്രോസ് ചെയ്ത് പോവാണെങ്കിൽ ഉള്ളിൽ നിന്ന് തന്നെ വരും. അതാണ് മോറൽ വോയിസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് കോൺഷ്യസ്, അറിയാമല്ലോ. കോൺഷ്യസ് കോൺഷ്യസ് ബോധം. ഇത് കോൺഷ്യസ്, ഇനി വേറൊന്നുണ്ട് കോൺഷ്യസ്. രണ്ടും തമ്മിലുള്ള ഉച്ചാരണത്തിന്റെ വ്യത്യാസം മനസ്സിലായ, ഒന്ന് കോൺഷ്യസ് മറ്റൊന്ന് കോൺഷ്യസ്. ഒന്ന് ഉച്ചരിച്ചേ കോൺഷ്യസ് കോൺഷ്യൻസ് കോൺഷ്യസ്. അപ്പോ ഈ പറയുന്നത് കോൺഷ്യസ് ആണ്, ഉള്ളിലെന്ന് പറയുന്നു ഈ മോറൽ വോയിസ്. അത് നമ്മുടെ കോൺഷ്യസ് അല്ല, കോൺഷ്യസ് ആണ്. മനസ്സിലായോ? കോൺഷ്യസ് അല്ല, കോൺഷ്യൻസ് ആണ്. കോൺഷ്യൻസ് മറ്റത് CONSCIOUS കോൺഷ്യസ്, CONSCIOUS കോൺഷ്യസ്. CONSCIENCE രണ്ടാമത്തെ ഒന്ന്, ആദ്യത്തെ കോൺഷ്യസ്, രണ്ടാമത്തെ കോൺഷ്യൻസ്. രണ്ടിന് സ്പെല്ലിങ്ങിന് വ്യത്യാസമുണ്ട്, ഉച്ചാരണത്തിന് വ്യത്യാസമുണ്ട്. ഈ രണ്ടാമത് പറഞ്ഞതാണ് ഈ പറയുന്ന മോറൽ വോയിസ് എന്ന് വെച്ചാൽ ഈ കൾച്ചറൽ കണ്ടീഷനിങ്ങിലൂടെ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ. പക്ഷെ നമ്മളെന്ത് ചെയ്യും, നമ്മള് ബുദ്ധിമാന്മാരാണ്, നമ്മൾ ഇതിനെ ഓവർകെയിം ചെയ്യാൻ ശ്രമിക്കും, ഇതിനെ അവഗണിക്കാൻ ശ്രമിക്കും, ഇതിനെ മാറ്റിവെക്കാൻ ശ്രമിക്കും. മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ബോർഡറുകൾ ക്രോസ് ചെയ്യാൻ ശ്രമിക്കും. ഇമോഷൻസ് ഇമോഷൻസ് എന്തായാലും അവിടെ ഉണ്ട്, ഇമോഷൻസ് അവിടെ ഉണ്ട്, നമ്മുടെ റീസണിങ് അവിടെ ഉണ്ട്. ഇമോഷൻസ് ആ ഇമോഷൻസ് നമ്മുടെ അണ്ടറിൽ വരണമെങ്കിൽ ആ ഇമോഷൻസിന്റെ വിസ്ഡം നമ്മൾ ഉൾക്കൊള്ളണം. ഇമോഷൻസ് നമുക്ക് തരുന്ന വിസ്ഡം അതൊരു മറ്റൊരു വിഷയമാണ്, അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഡയലോഗിനെ കുറിച്ചാണ്. മനസ്സിലായോ? അവിടെ പറയുന്ന ഇമോഷൻസ് നമുക്ക് തരുന്ന മെസ്സേജ്, നമ്മൾ ഓരോ ഇമോഷൻസും നമ്മുടെ ശത്രുക്കളല്ല, അത് തരുന്ന മെസ്സേജ് നമ്മൾ ഉൾക്കൊള്ളണം. അത് നമുക്ക് തരുന്ന വിസ്ഡമാണ്, കുറഞ്ഞ അറിവ്. വിസ്ഡം എന്ന് വെച്ചാൽ വിവേകമാണ് നമുക്ക് തരാം. ഇവിടെ പറയുന്നതല്ല, ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന പരസ്പരം നടക്കുന്ന ഡയലോഗിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ മോറൽ വോയിസ് അതിന്റെ ഉണ്ടല്ലോ, ഈ തമ്മില് ഉള്ള ഈ ഡയലോഗ് നമ്മൾ ശ്രദ്ധിക്കണം. അതിവിടെ നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോ ഈ ഇമോഷൻസ് നമുക്ക് ഒരു വിസ്ഡം തരുന്നു എന്ന് പറയുന്നു. എന്നാൽ അവിടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്, ഇമോഷൻസ് നമുക്കൊരു വിസ്ഡം തരുന്നു, നല്ലതാണ്. നമ്മൾ പക്ഷെ അത് അറിയുന്നില്ലെങ്കിൽ ഇമോഷൻസ് അതിര് കടക്കുകയും നമുക്കത് ദോഷം ചെയ്യുകയും ചെയ്യും. ഇമോഷൻസിൽ നിന്ന് നമ്മൾ വിസ്ഡത്തെ ഉൾക്കൊണ്ടില്ലെങ്കിൽ അത് നമ്മുടെ ശത്രുവാണ്. മനസ്സിലായോ? ഇമോഷൻസിൽ നിന്ന് നമ്മൾ വിസ്ഡത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് അത് നമ്മുടെ മിത്രമാകുന്നത്. അല്ലെങ്കിൽ പഴയ നമ്മളെ പഴയ പാഠത്തിൽ പറഞ്ഞ പോലെ ശത്രുവാണ്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇമോഷൻസിൽ നിന്ന് നമ്മൾ വിസ്ഡത്തെ ഉൾക്കൊള്ളുന്നു, അപ്പോ അതിനെ ഒബ്സർവ് ചെയ്യുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. പിന്നെ അടുത്ത് രണ്ട് കാര്യങ്ങളോടെ ഞാൻ പറഞ്ഞിരുന്നത് ഇന്റഗ്രേറ്റ്. ആ ഇന്റഗ്രേഷൻ നടന്നില്ലെങ്കിൽ പോക്കാണ്. ആ ഇന്റഗ്രേഷൻ നടന്ന് പിന്നെ അവിടെ അടുത്ത് എന്തിലേക്ക് പോകണം? അവിടെ വേറൊരു വാക്ക് ഞാൻ പറഞ്ഞു, മറന്നു അതൊന്നും അല്ല. ഇന്റഗ്രേഷൻ കഴിഞ്ഞ് അടുത്ത് സംഭവിക്കേണ്ടത് വെറുതെ എന്തെങ്കിലും പറയുന്നു. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു, ശാന്തം. അത് നമ്മളിൽ സംഭവിക്കുന്ന മാറ്റം അപ്പോ ഈ ഇമോഷൻസ് നമുക്ക് വിസ്ഡത്തെ തരുന്നോണ്ടാണ് നല്ലതെന്ന് പറയുന്നത്. ഇമോഷൻസ് നമ്മളൊരു വിസ്ഡം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇമോഷൻസ് നമ്മളെ ദോഷം ചെയ്യും. ഇപ്പൊ പഴയ കാലത്തെ പാഠവും ഇന്നത്തെ പാഠവും നമ്മളുടെ വ്യത്യാസം ഇതാണ്. പഴയ കാലത്തെ ശത്രുക്കളെന്ന് പറഞ്ഞത് ഒരർത്ഥത്തെ അത് ശരിയാണ്. എന്തുകൊണ്ട്? അവര് ഈ ഇമോഷൻസ് തരുന്ന വിസ്ഡത്തെ കുറിച്ച് അവർ മനസ്സിലാക്കിയില്ല. ഇമോഷൻസ് പോയി പോയി നമ്മുടെ ശത്രുവായി തീരും എന്നുള്ളതാണ്. അങ്ങനെ പോയാൽ അത് ശത്രുവായി തീരും. പക്ഷെ അതിനെ ശത്രുവാക്കണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതിനുള്ളൊരു ശത്രുവായി കാണണ്ട, മറിച്ച് അതിന്റെ വിസ്ഡത്തെ അതൊരു മെസഞ്ചറാണ്, അതിന്റെ വിസ്ഡത്തെ നമ്മൾ ഉൾക്കൊള്ളുക. ഇതാണ് ആധുനികമായി പറയുന്നത്. അപ്പൊ അതിന് ശത്രുവായി കാണേണ്ട കാര്യമില്ല. പക്ഷെ ഇത് അറിയാത്തവരെ സംബന്ധിച്ച് അത് ശത്രുവാണ്. അതുകൊണ്ടാണ് പഴയ കാലത്ത് പറഞ്ഞ ശത്രു എന്ന്. ഇവിടെ പറയുന്ന അങ്ങനെയല്ല. ഇമോഷണൽ വോയിസും മോറൽ വോയിസും തമ്മിലൊരു ഡയലോഗ് അവിടെയാണ് നടക്കുമ്പോ നമ്മളവിടെ എന്ത് ചെയ്യണം? നമ്മൾ ആ മോറൽ വോയിസ് ഇമോഷണൽ വോയിസിനോട് മോറൽ വോയിസ് ആ ഡയലോഗ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ മോറലി കറക്റ്റ് ആയതേ നമ്മൾ ചെയ്യാവൂ. അത് തമ്മിലും ഡയലോഗ് നടക്കും. മനസ്സിലായോ? ആ മോറൽ വോയിസിനെ സപ്പോർട്ട് ചെയ്യുന്ന റാഷണൽ വോയിസിനെ നമ്മൾ സ്വീകരിക്കണം. മോറൽ വോയിസിനെ എതിരായി റാഷണൽ വോയിസ് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കരുത്. മോറൽ വോയിസിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഇമോഷണൽ വോയിസിനെ സ്വീകരിക്കാവൂ. മോറൽ വോയിസിന് എതിരായി വരുന്ന ഇമോഷണൽ വോയിസ് സ്വീകരിക്കരുത്. ഉള്ളിലിത് നമുക്കറിയാം. നമ്മള് എപ്പോഴാണോ നമ്മുടെ അതിർവരമ്പുകളെ ലംഘിക്കുന്നത്, ആ ലംഘിക്കാനുള്ള യുക്തിയും ഉള്ളിൽ തന്നെ വരും. മനസ്സിലായോ? അത് നമ്മുടെ ഉള്ളിൽ വരും. ഈ അടുത്ത ദിവസം കുറച്ചു ദിവസം മുമ്പ് ഇവിടുത്തെ ഒരു സ്വാമി പറഞ്ഞ് എന്നോട് പറഞ്ഞാണ്, ഞാനൊന്നും മണ്ടിയില്ല, ഒരു സംഭവത്തെ തുടർന്ന് പറഞ്ഞാണ്. അപ്പോ ഒരു സ്വാമി വേറൊരു സ്വാമി ശരിയല്ലെന്ന് പറഞ്ഞു. ഇയാൾ എന്നോട് പറയാണ്, എ എന്ന് പറയുന്ന സ്വാമി ബി എന്ന് പറയുന്ന സ്വാമി ശരിയല്ലെന്ന് പരസ്യമായി പറഞ്ഞു. എന്നിട്ട് ഈ സ്വാമി എന്നോട് പറയണം. മനസ്സിലായോ? അങ്ങനെ പറയുന്നത് ശരിയാണോ അതിന് ഞാനൊന്നും മിണ്ടിയില്ല, കേട്ടോണ്ട് നേരം. പിന്നെ അടുത്ത് ഇദ്ദേഹത്തിന്റേതായ ഒരു കമന്റ് എന്താണ്? ഇവിടെ ഒരുത്തന് ശരിയല്ലല്ലോ, പിന്നെ എന്തിനാണ് പറയുന്നത്? മൂന്നാമത്തെ ഡയലോഗ്. മനസ്സിലായോ? ഇതാണ് എന്ത് ചെയ്യുന്നത്? മോറൽ വോയിസിന് ഈ റാഷണൽ വോയിസ് തെറ്റായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ആള് തന്നെ അറിയാം അത് എ ആയാലും ബി ആയാലും ആവശ്യമില്ലാത്ത കാര്യമാണ്, പ്രവർത്തിക്കുന്നത് തെറ്റാണെന്നറിയാം. പക്ഷെ അയാളുടെ ഉള്ളിൽ ഒരു റാഷണൽ വോയിസ് വരികയാണ്. എന്താണ്? ഒരുത്തന് ശരിയല്ലല്ലോ, ഇവിടെ ഒരുത്തന് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഇയാള് ഈ മോറൽ വോയിസിന് അയാൾ പരിഗണിക്കുന്നില്ല. അതിന് ഞാൻ ഒന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. മനസ്സിലായോ? ഇപ്പോ എ ശരിയല്ല, ബി ശരിയല്ല, ഞാൻ ശരിയല്ല, ആരും ശരിയല്ല എന്നിരിക്കട്ടെ. പക്ഷെ മൂന്നാമതൊരുത്തന് ഇത് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അയാൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അയാളുടെ മോറൽ വോയിസിനെയാണ് അയാൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അത് അയാളുടെ ആവശ്യമാണ്. മനസ്സിലായോ? അവൻ ശരിയല്ല, മറ്റവന് ശരിയല്ല, ഇവിടെ ഒരുത്തന് ശരിയല്ല എന്ന് പറഞ്ഞാൽ ശരിയില്ലെന്നതിന് അർത്ഥമില്ല. കാരണം അവന്റെ ഉള്ളിൽ തന്നെ അവന്റെ ഈ മോറൽ വോയിസ് എന്ന് പറയുന്നുണ്ട് അത് ശരിയല്ല. അപ്പൊ അവൻ ചെയ്യേണ്ട എന്താണ്? അവന്റെ ആ മോറൽ വോയിസിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും റാഷണൽ വോയിസ് ഉണ്ടോ എന്നാണ് അവൻ ശ്രദ്ധിക്കേണ്ടത്. അതെന്താണ് റാഷണൽ വോയിസ്? അവിടെ ഒരു റാഷണൽ വോയിസ് വേണമല്ലോ, അവന്റെ മോറൽ വോയിസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റാഷണൽ വോയിസ് വേണം. എന്താണ് ആ റാഷണൽ വോയിസ്? കാരണം എ ശരിയല്ല, ബി ശരിയല്ല, മറ്റൊന്നും ശരിയല്ല, എല്ലാം ശരിയല്ലെങ്കിലും എന്റെ ഉള്ളിൽ ഒരു ബോധമുണ്ടല്ലോ, അതിനാണ് ധാർമ്മിക ബോധം എന്ന് പറയുന്നത്. അത് ഞാൻ ശരിയാവണമല്ലോ. മറ്റുള്ളവരൊന്നും ശരിയാവില്ല, അതിന്റെ പേര് ഞാൻ ശരിയാവണ്ടെന്ന് വിചാരിക്കുന്നതാണോ, അതോ ഞാനെങ്കിലും ശരിയാവേണ്ടാണോ? ഇനി ഞാൻ ശരിയായില്ലെങ്കിലോ എന്താ സംഭവിക്കുന്നത്? മൊത്തം നശിച്ചു പോകും, എല്ലാം ശരിയാകാതെ പോകും. മറ്റേത് ഞാൻ ശരിയായ ഒരുത്തനെങ്കിലും കൂടെ ശരി കാണുമല്ലോ, ഒരുത്തൻ അല്ലേ എന്ന് ചിന്തിക്കുന്നതാണ് റാഷണൽ വോയിസ് എന്ന് പറയുന്നത്, മോറൽ വോയിസ്, റാഷണൽ വോയിസ്. ഈ ഡയലോഗ് എല്ലാവരുടെ ഉള്ളിലും നടക്കും, പക്ഷെ ഈ റാഷണൽ വോയിസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഒരുത്തനും ശരിയില്ലാതുകൊണ്ട് എനിക്ക് ശരിയായിരിക്കാനുള്ള ഒരു ബാധ്യതയില്ല, എല്ലാവരും മോഷ്ടിക്കുന്നതുകൊണ്ട് ഞാനും മോഷ്ടിക്കും എന്ന് പറയുന്ന പോലെ ഒരു യുക്തിയാണ് അത്. നിങ്ങൾക്കൊരു മോറൽ കോഡുണ്ടെങ്കിൽ അത് പറയാൻ പാടില്ല, മനസ്സിലായോ? ഒരു മോറൽ കോഡ് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ അങ്ങനെ പറയാൻ പാടില്ല, കാരണം അയാൾക്ക് ആ മോറൽ കോഡിനെ അയാൾക്ക് ഒരിക്കലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊന്നാണ് ഇന്നർ ചൈൽഡ് വോയിസ്. ഇന്നർ ചൈൽഡ് വോയിസ് നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഇന്നർ ചൈൽഡ് വോയിസിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് ഫ്രോയിഡിന്റെ ശിഷ്യൻ യുങ്ങ്. പുള്ളിയെ വിളിച്ചത് ഡിവൈൻ ഇന്നർ ചൈൽഡ് ആർക്കിടൈപ്പ് എന്നാ പറയുന്നത്, ഡിവൈൻ ഇന്നർ ചൈൽഡ് ആർക്കിടൈപ്പ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു ഇന്നർ ചൈൽഡ് ഉണ്ടെന്നുള്ളതാണ്. അതിനെയും പലതായിട്ട് തിരിക്കുന്നു, ഒരു പ്ലേഫുൾ ചൈൽഡ്. Wounded child, rebellion child, curious child, അതിനെ എന്തൊക്കെയാണ്? പ്ലേഫുൾ ചൈൽഡ്, വൂണ്ടഡ് ചൈൽഡ്, റിബല്യൻ ചൈൽഡ്, ക്യൂറിയസ് ചൈൽഡ്, ഇങ്ങനെ നാല് ടൈപ്പായിട്ട് തിരിക്കും. പണ്ട് ഇങ്ങു പറഞ്ഞതിനെ അല്ല, ഇന്നത്തെ കോഗ്നിറ്റീവ് സയൻസിൽ അല്ലെങ്കിൽ ന്യൂറോ സയൻസിലൊക്കെ സ്വീകരിക്കുന്നു, അതിന് മാറി. പണ്ട് യുങ്ങ് പറഞ്ഞപ്പോൾ അതിനെ അൺകോൺഷ്യസ് മൈൻഡുമായി ബന്ധപ്പെടുത്തിയാ പറഞ്ഞത്. ഇന്ന് അൺകോൺഷ്യസ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുമെങ്കിലും പണ്ട് പറഞ്ഞ രീതിയിലാണ്. ആ പദമൊക്കെ ഉപയോഗിക്കും, അത് വേറെ അർത്ഥത്തിൽ പിന്നീട് ഒരു വിശദീകരിക്കും. ആ ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുത്തിയാ പറയും, നമ്മുടെ മെമ്മറിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാ പറയും. അപ്പൊ ഈ എല്ലാ വ്യക്തികളുടെ ഉള്ളിലും ഈ പറയുന്ന ഏതെങ്കിലും നാല് തരത്തിൽപ്പെട്ട ഒരു കുട്ടിയിരിപ്പുണ്ട് എപ്പോഴും. നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു പോകുന്ന നമുക്ക് മനസ്സിലാവും നമ്മുടെ ബാല്യകാലം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. എന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ക്യൂറിയസ് ചൈൽഡാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട്? അതിന്റെ അടയാളം എന്താ? ഈ വയസ്സുകാലത്തും എന്താണ്, എല്ലാരും ഇതൊക്കെ കെട്ടി പൂട്ടി മതിയാക്കി സ്വസ്ഥമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഒക്കെ പുറകെ നടക്കുകയാണ്. അതാണ് ക്യൂറിയസ് ചൈൽഡ് എന്ന് പറയുന്നത്. അത് ക്യൂറിയസ് ചൈൽഡ് ഇതിനൊക്കെ മെച്യൂരിറ്റി വരണമെന്നുള്ളതാണ്. പക്ഷേ മനഃശാസ്ത്രം പറയുന്നത് എന്താണ്? ഇതിനൊരു മെച്യൂരിറ്റി വരണമെന്നാണ്. പക്ഷെ എന്റെ ഉള്ളിലിരിക്കുന്ന ക്യൂരിയസ് ചൈൽഡിന് ഇതുവരെ ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല. അത് വരണമെങ്കിൽ എന്റെ ബ്രെയിനിന് കുറച്ചുകൂടെ ഡീജനറേഷൻ സംഭവിക്കണം, മനസ്സിലായോ? അപ്പോഴേ അതിന് അതടങ്ങത്തുള്ളൂ. അല്ലാതെ അത് സ്വയം അതിന് ആ ക്യൂറിയസ് ചൈൽഡിന് മെച്യൂരിറ്റി വരത്തില്ല. തമിഴില് സിദ്ധപാടലൊരു പോകമനിയായിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ഒരു മേഖല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മരണം വരെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അതിൽ സ്പെഷ്യൽ എക്സ്പെർട്ട് ആവാൻ പറ്റും, സ്പെഷ്യാലിറ്റി ഇങ്ങനെയുള്ളവരാണ് പ്രശസ്തന്മാരാകുന്നത്. ഏതെങ്കിലും ഒരു മേഖലയിൽ തന്നെ കോൺസെൻട്രേറ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ എക്സ്പെർട്ട് ആകുക, അങ്ങനെ ഒരു അജണ്ടയൊന്നും എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അതിൽ സാധ്യതയുള്ള കൂടുതൽ ശരി മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. കൂടുതൽ കൂടുതൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ ക്യൂരിയോസിറ്റിയാണ് കുട്ടിക്കാലത്തെ ഉള്ളത്. അല്ലാതെ അതില് അങ്ങനെ ഏതെങ്കിലും ഒന്നിൽ എക്സ്പെർട്ട് ആവണമെന്ന് പറഞ്ഞ് ഒന്നിന്റെ പിറകെ പോവുക, അങ്ങനെ ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് പരിചയപ്പെടുന്ന വിഷയങ്ങൾ, നമ്മളുടെ കുവയുണ്ടെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഏതായാലും അതിനെക്കുറിച്ച് അന്വേഷണവും പഠനവും നടത്തുക, നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ കഴിവും അനുസരിച്ച്. എത്ര നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ അത്ര, അത്രയേ ഉള്ളൂ. എന്ന് വേണമെങ്കിലും പറയാം. അതെന്റെ ഒരു ശീലം, പണ്ടേ ഉള്ള ഒരു ശീലമാണ്. അതുകൊണ്ട് ഒരു വിഷയം അങ്ങനെ എനിക്ക് ഇല്ല. ഞാൻ പല പല വിഷയങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യും. അത് പഴയത് പുതിയത് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും പോലെ തന്നെ. ഓരോന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക, പരസ്പരം ഇതിനുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, പിന്നെ ഇതിന്റെ ന്യൂനതകൾ മനസ്സിലാക്കുക. ഇതുകൊണ്ട് ഇവർക്ക് എന്തൊക്കെയാണ് പോരായ്മ, അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്റെ ഒരു വലിയ ജോലിയാണ്. ഒന്നിനെ സംബന്ധിച്ച് മുൻവിധി ഇല്ലാതിരിക്കുക, ഒന്നിനെയും അന്ധമായി പിന്തുടരാതിരിക്കുക. നമ്മുടെ ചിന്തയ്ക്ക് അറിവിന് ഒരിക്കലും നമ്മൾ തന്നെ അതിരുകൾ സൃഷ്ടിക്കാതിരിക്കുക, ഒന്നിനോടും വിധേയത്വം പുലർത്താതിരിക്കുക. അതൊക്കെയാണ് എന്റെ ക്യൂരിയോസിറ്റി. പലരും എന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കും. ഞാന് അദ്വൈതം പഠിപ്പിക്കുമ്പോ പലരും പറയുന്നു, ഓ അയാളൊരു വലിയ അദ്വൈ. അങ്ങനെ തെറ്റിച്ച് അങ്ങനെയാണ് എന്നെ കുറിച്ച്. അദ്വൈതം ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ, അവരൊക്കെ എന്നെ പരിഹസിച്ച് കളിയാക്കിയൊക്കെ പറഞ്ഞു, അയാളൊരു വലിയ അദ്വൈ. അവർക്ക് നമ്മൾ പറയുന്നതെന്ന് മനസ്സിലാകും. അതുകഴിഞ്ഞ് ഞാൻ വിശിഷ്ടാദ്വൈതം പഠിപ്പിച്ചപ്പോഴാണോ ആൾക്കാർ, ഇതെന്താ ഇയാള് സ്വയം കൺഫ്യൂസ്ഡ് ആയാണോ, അതെ നമ്മളെ കൺഫ്യൂസ് ആക്കിയാണോ, ഇത്രയും കാലം അദ്വൈതിയായാലും ഇപ്പൊ വിശിഷ്ടാദ്വൈതിയായി, ഇതെങ്ങനെ ഇസ്രാക്കെങ്ങനെ ഇതാകാം. എനിക്കങ്ങനെ ഒരു എന്താണ് വിധേയത്വം ഇല്ല എന്ന്, ആർക്കും ഒന്നിനോട് വിധേയത്വം പാടില്ല എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. ഇനി ഈ ഓരോ എന്താണ് നമ്മുടെ ഇന്നർ ചൈൽഡ് വോയിസ് എന്ന് പറയുന്നത് ഒരു പ്ലേഫുൾ വോയിസ് എന്ന് പറയുന്നു. ചെറിയ പ്രായത്തില് നല്ലൊരു അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളും കളിച്ചും ചിരിച്ചും ഒരു ഫ്രീഡത്തിൽ, രക്ഷകർത്താക്കളുടെ വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല. ഇന്നത്തെ ലോകത്ത് വളരുന്ന കുട്ടികളൊക്കെ മിക്കവാറും അങ്ങനെ വളരുന്ന കുട്ടികൾ, പഴയ കാലത്ത് വളരുന്ന കുട്ടികളൊക്കെ മാതാപിതാക്കളെ ഒരുപാട് നിയന്ത്രിക്കും, പിള്ളേർ ചീത്തയായി പോകുന്നു. ഇന്ന് നിയന്ത്രിക്കുന്ന കഴിഞ്ഞാൽ അവര് നല്ല മറുപടി കൊടുക്കും, നടക്കില്ല, കാഴ്ചപ്പാട് മാറി, നിയന്ത്രിക്കാനൊന്നും അങ്ങനെ പറ്റത്തില്ല. പിന്നെ 10 മാസം ചുമന്ന് കഷ്ടപ്പെട്ട് പ്രസവിച്ച്, ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി എന്ന് മകനോട് അമ്മ പറഞ്ഞാൽ ചോദിക്കും, ഞാൻ പറഞ്ഞ ഇതുപോലും ചെയ്യാൻ, നിങ്ങളോട് ആവശ്യപ്പെട്ടില്ലല്ലോ, പിന്നെ ഇതിന്റെ കണക്കിപ്പോ എന്നോട് പറയുന്നില്ല. അങ്ങനെ ഒരു അമ്മയോട് ഒരു മകൻ ചോദിക്കുന്ന ഞാൻ കേട്ടാണ്. ചെറിയ പയ്യൻ, അവനിപ്പോ വളരണം, അവന് ചോദിക്കുന്ന സമയത്ത് അവൻ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ അവരാണ്. അവൻ എന്നോട് ചോദിക്കുകയാണ്, അമ്മ പറയുന്ന ഇങ്ങനെ കഷ്ടപ്പെട്ട് പ്രസവിച്ചു, ഞാൻ പറഞ്ഞ പ്രസവിക്ക, എന്നിട്ട് ഇപ്പൊ എന്നോട് കേട്ടില്ല പറയുന്നു. ഞാൻ 4-5 വയസ്സുള്ള പിള്ളേർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ്. പണ്ടങ്ങനെ പണ്ട് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും, അതിൽ നല്ല പ്ലേഫുള്ളായി വളർന്ന കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലൊരു പ്ലേഫുൾ ചൈൽഡ് എപ്പോഴും ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ അവര് തുടർന്നു എന്താണ്, വളരെ പ്ലേഫുള്ളായിരിക്കും അവരുടെ ജീവിതം. അത് ചിലപ്പോൾ വിജയവും പരാജയമൊക്കെ വരും, അത് വേറെ കഴിയും. ജീവിതത്തിൽ അവർ വിജയിക്കണമെന്നൊന്നുമില്ല, നഷ്ടങ്ങളൊക്കെ വരാം, അതൊക്കെ സംഭവിക്കാം. പക്ഷെ ആള് നമ്മളെന്ന് പറയാറില്ലേ അടിപൊളി, അവരുടെ അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത്. അവസാനം ആത്മഹത്യ ചിലപ്പോൾ ചെയ്തെന്നും വരും, അത് വേറെ കാര്യം. അടിപൊളിയായി ജീവിച്ച് അവസാനം കടം കയറി. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെയാ മാതാപിതാക്കൾ വളർത്തിയത്? ഞാൻ പ്ലേഫുൾ ആയിരുന്നില്ല, പക്ഷെ ക്യൂറിയസ് ആയിരുന്നു. പിള്ളേരെങ്ങനെ അധികം കളിക്കാനൊന്നും പാടില്ല എന്നൊക്കെ ഒരു ധാരണ രക്ഷകർത്താക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു. കളിയെ വിലക്കും, അങ്ങനെ കളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ ഒരു പ്ലേഫുൾ ചൈൽഡ് ആയിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ക്യൂറിയസ് ആയിരുന്നു. പിന്നെ വേറൊന്ന് വൂണ്ടഡ് ചൈൽഡ്. കുട്ടിക്കാലത്ത് മാതാപിതാക്കളുടെ കെയർ കിട്ടാതിരിക്കുക, നെഗ്ലിജൻസ്, അവഗണന അനുഭവിക്കേണ്ടി വരിക. ചിലവും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ തന്റെ മാതാപിതാക്കൾ ചിലവർ മക്കളോട് വളരെ ക്രൂരമായി ഒക്കെ പെരുമാറുന്നവരും ഒക്കെ കാണും. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോ അവരിൽ ഊൺസ് ഉണ്ടാവും അവരുടെ മനസ്സിൽ കുട്ടിക്കാലത്ത്, ഊണ്ടഡ് ചൈൽഡ് എന്ന് പറയും. അങ്ങനെയുള്ള നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. ഇതൊക്കെ വളർന്നു വരുമ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ ഇന്ന് തെറാപ്പിസ്റ്റുകളും മറ്റുമൊക്കെ ഉണ്ട്. ഇത് ഈ വൂണ്ടഡ് ചൈൽഡിനൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള മനഃശാസ്ത്രമൊക്കെ ഇന്ന് വികസിച്ചിട്ടുണ്ട്. അപ്പോ ഒന്നാമത്തേത് പ്ലേഫുൾ, രണ്ടാമത്തേത് വൂണ്ടഡ്, പിന്നെ ഇനിയൊന്നുണ്ട്, ഏതാണ്? റിബല്യസ് ആയ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ അവൻ കുറച്ച് ഫ്രീഡം കാണിക്കുകയും മാതാപിതാക്കള് എല്ലാ കാര്യത്തിനും അച്ചടക്കം പഠിപ്പിക്കാൻ ചെയ്യുമ്പം അവരോട് ഫൈറ്റ് ചെയ്ത് വളരുന്ന ഒരു നേച്ചറുള്ള കുട്ടികളുണ്ട്. പറയല്ലോ, തീരെ അനുസരണ ഇല്ലാത്തവനും ചില കുട്ടികളെ കുറിച്ച് പറയല്ലോ, ചില കുട്ടികളെ അനുസരിപ്പിച്ച് അവരനുസരിക്കും, എന്തോ അവരങ്ങ് അനുസരിച്ചോളൂ. ചിലർ അങ്ങനെയല്ല, അനുസരിപ്പിക്കാൻ ശ്രമിച്ച അനുസരണക്കേട് കാണിക്കും. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. റിബല്യൻസ് ഇവർ വളർന്നു വരുന്നതും വലിയ പ്രശ്നമാണ്. ഇവർക്കും തെറാപ്പി ആവശ്യമാണ്, ഇവരുടെ ആ മെച്ചൂരിറ്റിക്ക് വേണ്ടി. അപ്പോ ഈ എന്താണ് നാല് തരത്തിലുള്ള വോയിസ് ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ, വോയിസ് ഈ നാല് തരത്തിലുള്ള വോയിസും നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് പറയും. ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു പ്ലേഫുൾ ചൈൽഡ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല, കുറച്ച് പ്ലേഫുൾ ആയാലും നമുക്ക് വലിയ അതുകൊണ്ട് നഷ്ടമൊന്നും സംഭവിക്കില്ല, വ്യക്തി ജീവിതത്തിൽ കൊണ്ട് നഷ്ടമൊന്നും സംഭവിക്കില്ല. ക്യൂരിയസ് ആയിരുന്നാലും വലിയ ദോഷം വരത്തില്ല, അത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിലൊക്കെ ദോഷമുണ്ട് കേട്ടോ. പ്ലേഫുൾ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ പ്ലേ ഓവറായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ചിലരെ കുറിച്ച് പറയാനല്ലേ, അവൻ കളിച്ച് കളിച്ച് ജീവിതം കളഞ്ഞ് എന്ന് പറയല്ലേ. ഈ ക്യൂരിയോസിറ്റി കൂടിയാലും കുഴപ്പമാണ്. എന്താണ് കുഴപ്പം? അതല്ല, അതുകൊണ്ടല്ല, പഠിച്ചുകൊണ്ടേ ഇരിക്കണം മരണം വരെ. അതൊരിക്കലും ആരായാലും അതൊരു ദോഷമുണ്ട്. ആവശ്യമില്ലാത്തതിനും ക്യൂരിയോസിറ്റി ഉണ്ടാവും. മനസ്സിലായ? ആവശ്യമില്ലാത്തതിന് ഇപ്പം മയക്കു മരുന്നു, സൈക്കിഡെലിക്സ് എന്ന് പറയും പൊതുവെ, ഇതിനൊക്കെ ഇതിലൊക്കെ ക്യൂരിയോസിറ്റി ഉണ്ടായി, ഇതൊക്കെ ഒന്ന് അനുഭവിക്കണം എന്നൊക്കെ ക്യൂരിയോസിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അഡിക്റ്റായിപ്പോകും. അങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അഡിക്റ്റായി, നല്ലൊരു സാധ്യതയുണ്ട്. ശ്രമിച്ചാൽ രക്ഷപ്പെട്ടെന്ന് വരും, പക്ഷെ അഡിക്റ്റായിപ്പോ. അപ്പൊ ക്യൂരിയോസിറ്റി ഒന്നും നല്ലതല്ല, ഏത് സബ്ജക്റ്റിലാണെന്നുള്ളതാണ്. നമ്മുടെ ക്യൂരിയോസിറ്റി ഏത് വിഷയത്തിലാണെന്നുള്ളതാണ്. ചില ആൾക്കാരുണ്ടാവും അത് എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാലേ അതിനൊരു ക്യൂരിയോസിറ്റി എന്ന് ശരിക്കും പറയാൻ പറ്റില്ല. ശരിയായൊരു ക്യൂരിയോസിറ്റി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും അയാളുടെ ഒരു സക്സസ്ഫുൾ ലൈഫിനോടൊപ്പം പോണോ. മനസ്സിലായോ? ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സക്സസ്ഫുൾ ലൈഫിനോടൊപ്പം പോവുക എന്നുള്ളതാണ്. അപ്പൊ ലൈഫിന്റെ സക്സസ്ഫുൾ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ലൈഫ് സാറ്റിസ്ഫാക്ഷൻ വ്യത്യസ്തമായതുകൊണ്ട് അതിനനുസരിച്ചിരിക്കും. ഇപ്പോ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സാറ്റിസ്ഫൈ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്ന് ഉത്തരം പറയുകയാണെങ്കിൽ പിന്നെ അതിൽ നമുക്ക് ഇടപെടാനൊന്നുമില്ല, അത് സാറ്റിസ്ഫൈ ആണ്. അപ്പോ അയാളുടെ ക്യൂരിയോസിറ്റി അയാളുടെ ആ സാറ്റിസ്ഫാക്ഷന് സഹായിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങളിപ്പോ 10 MA എടുത്തു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംതൃപ്തനല്ലെങ്കിൽ പിന്നെ അത് ക്യൂരിയോസിറ്റി എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? അയാൾക്ക് അങ്ങനെ കുറെ ഡിഗ്രി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എടുത്തു. അതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ അതുകൊണ്ടായിരുന്നു അയാളുടെ ഒരു സംതൃപ്തി ഉണ്ടായില്ല. അത് ആ വ്യക്തിയാ തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തനാണോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ആ വ്യക്തിക്കേ പറയാൻ പറ്റും, വേറൊരാൾക്ക് വിലയിരുത്താൻ പറ്റില്ല. മനസ്സിലായോ? ഏത് അർത്ഥത്തിലായാലും ശരി. അപ്പോ ഇതെല്ലാം ആത്യന്തികമായി വരേണ്ടത് ഇവിടെ പറയും, ഇമോഷണൽ ഇന്റലിജൻസ് പറയും ലൈഫ് ഗോൾ. ഇതും കൊണ്ട് അവസാനിപ്പിക്കുന്ന എന്താണ് അവസാനം എല്ലാം പറയുന്നത്? ഒന്ന് വ്യക്തിപരമായ ലൈഫ് ഗോള്, പിന്നെ സോഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെയെല്ലാം ആത്യന്തികമായി അയാളെ ജീവിതത്തിൽ നേടുന്ന സാറ്റിസ്ഫാക്ഷനാണ്. ഏത് കാര്യമായാലും ശരി, ആ സാറ്റിസ്ഫാക്ഷൻ ഉപകരിച്ചാല് പ്രയോജനമുണ്ട്. അപ്പൊ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമുള്ള ഒരു വിഷയമല്ല ക്യൂരിയോസിറ്റി. ജീവിതത്തിൽ എന്തിനെ കുറിച്ച് നമുക്ക് ക്യൂരിയസ് ആവാം? ഒരുത്തിനെ എങ്ങനെ ദ്രോഹിക്കാന്നുള്ളതിനും ഒരാൾക്ക് ക്യൂരിയസ് ആകാം. ഒരുത്തനെ കൊല്ലാൻ ഒരാൾക്ക് ക്യൂരിയസ് ആകാം. അപ്പൊ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് വെറും പഠിക്കാനുള്ള ക്യൂരിയോസിറ്റി മാത്രമല്ല. പഠിക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോ അവിടെ എന്താണ് അറിവ്, പുതിയ അറിവ് നേടുന്നത്. നമ്മുടെ ലൈഫ് സാറ്റിസ്ഫാക്ഷനും അതുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. നമുക്ക് അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ജീവിതത്തിൽ സാറ്റിസ്ഫൈ ആകുന്നു എന്നുള്ളതാണ് മുഖ്യം. എന്താണ് നമ്മളെ സാറ്റിസ്ഫൈ ആക്കുന്നത്? ചിലർക്ക് ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു പണം സമ്പാദിക്കുന്നോണ്ടായിരിക്കും. പണം സമ്പാദിച്ചു കൂടുന്നു. ചിലർക്ക് എന്താണ്, കുടുംബം സംതൃപ്തമായിരിക്കുന്നതിനാണ്. ചിലർക്ക് നേതൃത്വ സ്ഥാനത്ത് വരുന്നതിനാണ്. ചിലർക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ളവരെല്ലാം തന്നെ ബഹുമാനിക്കുന്നതിനും പൂജിക്കുന്നതിനും ഇതൊക്കെയാണ് ചിലർക്ക് സന്തോഷം നൽകുന്നത്. ചിലരങ്ങനെയല്ല, തന്നെ തന്നെ സംതൃപ്തനായിരിക്കുന്നു, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സംതൃപ്തി. മറ്റതിലൊക്കെ ഒരുപാട് ഡിപെൻഡൻസി ഉണ്ട്. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സംതൃപ്തി എന്ന് പറയുന്നത് പഴയകാലത്തെ പറയുന്നു, ഇന്നും പറയുന്ന എന്താണ്, ശരിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ വിസ്ഡം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. ആ വിസ്ഡത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റിയാണ് എന്താണ് ലൈഫിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്. അല്ല, എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റിയാണ്. അസറ്റിക് എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. അസറ്റിക് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, സന്യാസ ജീവിതം. അതിനാണ് അസറ്റിക് ലൈഫ്. ആ ലൈഫ് ഒരാൾക്ക് സന്തോഷം കൊടുക്കണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. മനസ്സിലായോ? ഒരു സന്യാസ ജീവിതം ഒരാൾക്ക് സന്യാസ സംതൃപ്തി, ജീവിതത്തിൽ സംതൃപ്തി കൊടുക്കണമെന്നുള്ളതിന് മറ്റേതൊരു ജീവിതം പോലെ തന്നെ അവന്റെ ഉള്ള സന്തോഷം കൂടെ കളയാനും അത് മതി. അങ്ങനെയാണ്. അതുകൊണ്ട് അസറ്റിക് ലൈഫ് എന്ന് പറയുന്നത് ഒന്നും ഒരു അതൊന്നും ഒരു ഗോളാക്കാൻ പറ്റില്ല. അത് ഒരാൾക്ക് സംതൃപ്തി കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലത് എന്നേ പറയാൻ പറ്റും. ഒരു ജീവിതം തനിക്ക് സംതൃപ്തി തരുന്നുണ്ടെങ്കിൽ അത് നല്ലത്. പിന്നെ അത് എത്രയും ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നു അത്രയും നല്ലത്. നമ്മൾ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള, ഇപ്പൊ എല്ലാരും വന്ന് രാവിലെ വന്ന് എന്റെ കാലിത്തൊട്ട് തൊഴുകുന്നതാണ് എനിക്കൊരു സംതൃപ്തിയെങ്കിൽ, മനസ്സിലായോ, അത് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള സംതൃപ്തിയാണ്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനത്തിലിരുന്നാലേ ഈ ഇവരൊക്കെ വന്നെന്റെ കാര്യം പിടിക്കത്തുള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്നെ എടുത്ത് പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ വഴി അതുവരെ കുനിഞ്ഞ് കാര്യം തുടങ്ങും. പിന്നെ കാണുമ്പോഴത്തേക്ക് നമസ്കാര സ്വാമി എന്ന് പറയുമ്പോൾ എനിക്ക് പ്രയാസം വരും. മനസ്സിലായോ? പിന്നെ ഒരുത്തിന് ഓ, ഇയാൾക്കും അധികാരമൊന്നും ഇല്ല, പിന്നെ നമ്മൾ ഇയാളെ കാര്യം തുടങ്ങും എന്ന് പറഞ്ഞ ആൾക്കാർ ക്രമേണ ക്രമേണ അകലുമ്പോൾ സംഭവം സങ്കടം വരും. അപ്പോ അതൊരു ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. സന്യാസത്തിലൊക്കെ പരമാവധി സാധിക്കുന്ന ഇതാണ് എന്താണ്, മറ്റുള്ളവരൊന്ന് കാര്യപ്പിടിക്കുന്നതിനുള്ള സന്തോഷം. ചിലർക്ക് മറ്റുള്ളവരെ ചീത്ത പറയുന്നതിനുള്ള സന്തോഷം. ഇങ്ങനെ പലതരത്തിലുള്ള സന്തോഷമാണ് ഈ സന്യാസത്തെ ഓരോരുത്തരും നേടുന്നത്. മനസ്സിലായോ? അല്ലാതെ എന്താണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സന്തോഷം ഉള്ള സന്തോഷം നേടണമെങ്കിൽ അത് ഒന്നുകൊണ്ട് മാത്രമേ പറ്റൂ. എന്തുകൊണ്ട്? അവനവന്റെ വിസ്ഡം കൊണ്ടേ അത് സാധിക്കും. അത് ഏത് സാഹചര്യത്തിലും അവന് ആ സന്തോഷത്തെ നേടുത്താൻ പറ്റും. അത് ഈ ഡിഗ്രി കൊണ്ടൊന്നും നേടുന്ന സന്തോഷമുണ്ട്. അതൊക്കെ ഓരോരുത്തർക്കും ഒരു ഇൻട്രസ്റ്റ് വരുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. കമ്മ്യൂണിസം ഇൻസൈഡ്, അത് ഇന്റേണലാണ്. അതിനെ നമ്മള് സാഹചര്യങ്ങൾക്കൊന്നും വലുതായി സ്പർശിക്കാൻ പറ്റത്തില്ല. പിന്നെ സ്പർശിച്ചാൽ തന്നെ അവൻ അതിൽ നിന്ന് കരകയറാനും പറ്റും. രണ്ടും രണ്ടാണ്. അപ്പോ നമുക്കങ്ങനെ ഒരു വിസ്ഡം ജീവിതത്തിന്റെ ആർജിച്ചെടുക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? ക്യൂറിയസ് ആയിരിക്കും. അങ്ങനെ ആയാലേ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആ വിസ്ഡം നമുക്ക് നേടാൻ പറ്റും. ഇൻഡിപെൻഡന്റ്, പരാശ്രയം കൂടാതെ, അത് ലൈഫിന്റെ സംതൃപ്തി. അതിൽ ജീവിതത്തിൽ സാധാരണ മനുഷ്യൻ നേടുന്നത് പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യൻ സോഷ്യലി നേരിടേണ്ടി വരും. അതൊന്നും മനുഷ്യന് മാറ്റിവെക്കാൻ പറ്റത്തില്ല. അതിന് നമ്മുടെ സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇപ്പൊ ഗുരുവിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അന്നേ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ. ഗുരുവിന്റെ പ്രവർത്തന മേഖല വലുതായതുകൊണ്ട് തന്നെ ഗുരു നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ വളരെ കൂടുതലായിരുന്നു. പക്ഷെ ഗുരുവിനൊരു വിസ്ഡം ഉണ്ടായിരുന്നു. അപ്പോ ആ വിസ്ഡമാണ് ഗുരുവിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ആ അത് തന്നെ എന്ന് നമുക്ക് പറയാം. മറ്റുള്ളവർക്ക് താൽക്കാലികം സ്ഥായിയായി നിൽക്കുന്ന തന്റെ വിസ്ഡവും തന്റെ സാറ്റിസ്ഫാക്ഷനും ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നു. എന്ന് വിചാരിച്ച് മറ്റു പ്രശ്നങ്ങൾ അത് മുട്ടിയും തട്ടിയും ചെയ്യുന്നില്ല എന്നുള്ളതല്ല, അതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതിനെല്ലാം ഉപരിയായി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ ഗുരുവിനുണ്ടായിരുന്നു. അത് ഗുരുവിന്റെ മൊത്തം ജീവിതത്തിൽ നമുക്കത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അവസാനം വരെ തളരാതെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത്. രോഗമൊക്കെ വന്നിട്ട് ശരീരത്തിനൊക്കെ കീഴ്പ്പെടുത്തിയെങ്കിലും ആ സമയത്തും ഒരു ഗുരുവിന്റെ ഭാഷ പറഞ്ഞ ഒരു നടുനില, ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു നല്ല മനസ്സിലുണ്ടായിരുന്നു. ആ ഏതായാലും ആ അറിവ് ആരാ ഇപ്പൊ ഒന്ന് കുത്തുന്നു. അത് ഇതുവരെ എവിടെ പോയിരുന്നു? ഓ അത് ശരി. എവിടെയായിരുന്നു? എവിടെയായിരുന്നു? ഇവിടെ അവിടുത്തെ നല്ലതാ. ഇടയ്ക്കിടയ്ക്ക് പ്രഭാഷണം നല്ലതാണ്. ഈ പ്രഭാഷണം എന്ന് പറയുന്നത് ഈ പ്രഭാഷണത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്തെന്നറിയാമോ? എന്താണ്? റിലാക്സേഷൻ. ഒന്ന് റിലാക്സ് ആവും, കൊറേ ഭാരങ്ങളൊക്കെ അഴിച്ചുവിട്ട് ഒരു സന്തോഷം. അതെ, അതാണ് എന്റെ ഒരു ഗുണം. അതുകൊണ്ടാണ് ഈ പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്, ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? അതെ, തുടങ്ങി തുടങ്ങിയത് വിട്ടുപോയി. അന്ന് ആദ്യം പറഞ്ഞു വന്നപ്പോ ഞാൻ ഒരെന്ന് പ്രധാനമായിട്ട് അത് കഴിഞ്ഞ് വന്നപ്പോ അറിയന്നേ അത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഒരു വിഷയം. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ നടന്ന മുഴുവൻ ആ പരസ്പരം സംവദിക്കാന്ന് ഞാൻ എന്താ പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞ എന്താണ് പറഞ്ഞതെന്ന്? ഇന്നർ ഡയലോഗ്. മനസ്സിലായോ? അപ്പൊ ഈ ഇന്നർ ഡയലോഗ് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഔട്ടർ ഡയലോഗ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഇന്നർ ഡയലോഗിനെ കുറിച്ചാണ്. അപ്പൊ ഇന്നർ ഡയലോഗ് എന്ന് പറയുന്നത് ഇമോഷണൽ മെച്ചൂരിറ്റിക്ക് ആവശ്യമെന്നുള്ളതാണ്. അതിനെ കുറിച്ച് നമ്മൾ പറയുന്നതിനെ കൂടി ഒരു ചിന്തിച്ച് മനസ്സിലാക്കാനുണ്ട്. അങ്ങനെയല്ല, അത് ഇത് കേട്ടേ മനസ്സിലാവും. ഞാൻ ഇന്നെന്ത് പറഞ്ഞ മുഴുവൻ കേൾക്കുമ്പോഴേ മനസ്സിലാവും. മറ്റേക്കെ സാധാരണ മതപ്രഭാഷകളിൽ കേൾക്കുന്ന കാര്യമാണ്. സാധാരണ മതപ്രഭാഷകളിൽ കേൾക്കുന്ന കാര്യമല്ല ഇത്. മോസ്റ്റ് മോഡേൺ സൈക്കോളജിയാണ് ഈ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ അത് പ്രത്യേകിച്ച് എന്ന് മനസ്സിലാവുന്നു. മറ്റൊക്കെ സാധാരണ ആൾക്കാർ പറയുന്ന ഡയലോഗുകളാണ് എന്താണ് നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത്. ഇത് അതല്ല വിഷയം. അപ്പോ ഈ പറയുന്ന ഇന്നർ ചൈൽഡ്, എന്താ പറഞ്ഞ ഇന്നർ ചൈൽഡ് വോയിസ്, ഇതെല്ലാം ഉള്ളിലിരുന്ന് പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലായോ? ഇനി അതിലേറ്റവും പ്രധാന പോയിന്റ് അവിടെ പറഞ്ഞിട്ടില്ല. ഇത് അവർ പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കോൺഫ്ലിക്ട് ഉണ്ടാകരുത്. ഇവർ സംസാരിച്ചു കഴിഞ്ഞാൽ കോൺഫ്ലിക്ട് ഉണ്ടാവും. ആരൊക്കെ സംസാരിക്കുമ്പോ? നേരത്തെ പറഞ്ഞവരെല്ലാം ആരൊക്കെയാണ്? ഇമോഷണൽ വോയിസ്, മോറൽ വോയിസ്, റാഷണൽ വോയിസ്. അത് പറഞ്ഞു. ഇനി ഒരാളുടെ ഉള്ളൂ ഇന്നർ ചൈൽഡ് വോയിസ്. ഇവര് പരസ്പരം ഇവരുടെ ഡയലോഗ് വരുമ്പോ ഇതിൽ കോൺഫ്ലിക്ട് ഉണ്ടാവും. മനസ്സിലായോ? കോൺഫ്ലിക്ട് അല്ല വരേണ്ടത്. പിന്നെ ഇവരിൽ എന്ത് സംഭവിക്കണം? അല്ല, കോംപ്രമൈസ്. ഇവരിൽ ഒരു കോംപ്രമൈസ് വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വിട്ടുപോകുന്നു, വിട്ടുപോകുന്നു, വിട്ടുപോകുന്നു. എന്താ സംഭവിക്കുന്നു? അതെന്ത് ഫാക്ടറിയാണ്? ഫാക്ടറിയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നു. മനസ്സിലായോ? ഇത് നമ്മുടെ ഇമോഷണൽ മെച്യൂരിറ്റിക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. അപ്പോ നമ്മള് ഇതിന്റെ ഇടയ്ക്ക്, നമ്മൾ സാധാരണ ചെയ്യുന്ന ഈ ഡയലോഗിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഒന്ന് പറയുന്ന നമ്മുടെ മോറൽ കോഡ്, നമ്മുടെ ഈ മോറൽ കോഡ് നമ്മുടെ ഇമോഷണൽ മോറൽ കോഡ് നമ്മളിൽ വന്നിട്ടുണ്ട്. എങ്ങനെ വന്നതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ഈ മോറൽ കോഡുകളൊക്കെ വന്നത്? അങ്ങനെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ പറയും. അതൊന്നും പറഞ്ഞിട്ട് കാര്യം, ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം പറയുക. എങ്ങനെയാണ് നമ്മൾ ഈ മൊറാലിറ്റി രൂപപ്പെട്ടു വന്നത്? കൾച്ചറൽ കണ്ടീഷനിങ്ങിലൂടെ വരുന്നതാണ്. അങ്ങനെ തന്നെ അത് മനസ്സിലാക്കും. അല്ലെങ്കിൽ മതപ്രഭാഷണമായി പോകും. ഈ കൾച്ചറൽ കണ്ടീഷനിങ്ങിലൂടെ വന്ന ഈ മോറൽ കോഡ്, ഈ നമ്മുടെ ഈ മോറൽ വോയിസ് എന്ത് ചെയ്യും? നമ്മുടെ റാഷണൽ വോയിസുമായിട്ടും ഇമോഷണൽ വോയിസുമായിട്ടൊക്കെ പരസ്പരം ചർച്ചയാണ് നടത്തുമ്പോഴേക്ക് എന്താണ്, ഒരിക്കലും ഇതിൽ ഷോർട്ട് കട്ടുകൾ ഉണ്ടാക്കരുത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വേണമെന്നാ പറയുന്നത്? ഓണസ്റ്റി. അവിടെ ഓണസ്റ്റി വേണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മനസ്സിലായോ? അതെങ്ങനെ എന്നിട്ട് ഇപ്പൊ ഈ സ്വാമി ഇവിടെ ഇരുന്ന ഒരു പാട്ട് പാടുകയാണ്. ഒരു പാട്ട് പാടുകയാണ്. അപ്പൊ ഞാൻ ഈ സ്വാമി എടുത്ത് ചോദിക്കുന്ന പാട്ട് എങ്ങനെയുണ്ട്? സ്വാമി സൂപ്പർ പാട്ട്, ഓണസ്റ്റ് അല്ല. ആ പറഞ്ഞ അഭിപ്രായം മനസ്സിലായ? എന്തിനാണ് ഈ സ്വാമി സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്? ഈ സ്വാമിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓണസ്റ്റ് എന്ന് പറഞ്ഞാണ്. പറയുമ്പോ തന്നെ ഈ സ്വാമിയുടെ ഉള്ളിലുണ്ടോ ഈ പാട്ട് ഞാൻ സഹിക്കേണ്ടി വന്നല്ലോ എന്നൊരു വിചാരം ഉള്ളി വെച്ചുകൊണ്ട്. അപ്പൊ ഓണസ്റ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ, ഇത് ഞാൻ ഉദാഹരണമായി പറഞ്ഞാണ്, ഒരു ഉദാഹരണം. നമ്മുടെ ഈ ഇന്നർ ഡയലോഗിൽ, ഈ ഇവരുടെ പരസ്പരം ഡിസ്കഷനിൽ അവിടെ ഒരു ഓണസ്റ്റ് ആയിരിക്കണം എല്ലാവരും. ഷോർട്ട് കട്ടുകളൊന്നും എടുക്കരുത്. ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. ഈ സ്വാമിക്ക് വർക്കല പോയി ഒരു സിനിമ കാണണം, ഒരാഗ്രഹമാണ്. പുതിയൊരു സിനിമ ഇറങ്ങി. ഇപ്പൊ ഏത് സിനിമ ഇറങ്ങി? ലേറ്റസ്റ്റ് കാന്താര, അടിപൊളി വയലൻസ് വെട്ടലും കുത്തലും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. പക്ഷെ ഈ സ്വാമിയുടെ ഉള്ളില് എന്താണ്, പഴയൊരു ഇത് കിടപ്പുണ്ട്. ഞാൻ സ്വാമിയുടെ കാര്യമല്ല പറയുന്നു കേട്ടോ, ഒരു എക്സാമ്പിള് പറഞ്ഞു കേട്ടോ. സ്വാമി മുമ്പ് ഇരുന്നോണ്ട് പറഞ്ഞെന്നേ കേട്ടോ. സ്വാമി ഇപ്പൊ ഇതൊക്കെ വിട്ടിട്ട് ഒരുപാട് കാലമായി. പക്ഷെ ഇന്നലെ കൂടെ ഒന്ന് ഇന്ന് കാവ്യ കൊടുത്തു കഴിഞ്ഞാ പഴയത് കുറച്ച് കൂടുതൽ കാണുമല്ലോ. അപ്പൊ ഈ സ്വാമിക്ക് തോന്നുകയാണ് പോയൊരു സിനിമ കാണണം. അപ്പോ ഉടനെ തന്നെ ഉള്ളിൽ അവിടെ എന്ത് ചെയ്യും, ഡയലോഗ് നടക്കും. അപ്പൊ ഈ മോറൽ വോയിസ് പറയേ, നമ്മളിപ്പോ അവിടെ പോയി സന്യാസിയല്ലേ, അവിടെ പോയി സിനിമ കാണുന്നത് ശരിയാണ്, പ്രത്യേകിച്ച് വയലൻസ് ഉള്ള സിനിമ. ഡ്രസ് മാറിപ്പോവാൻ പറ്റത്തില്ല, കാരണം ഡ്രസ് മാറിപ്പോയാൽ തിരിച്ചുകൂടെ വരവും പ്രശ്നമാകും, മനസ്സിലായോ? അപ്പോ റാഷണൽ വോയിസ്, റാഷണൽ വോയിസ് അപ്പോ ചിന്തിക്കും, എന്താ ഒരു വഴി, സിനിമ കാണാൻ അടക്കാൻ പറ്റുന്നില്ല, സിനിമ കണ്ടേ തീരും, കാന്താരയാണ്, വയലൻസ് ആണ്, എത്ര കാലമായി കണ്ടിട്ട്. അല്ല, അപ്പൊ റാഷണൽ വോയിസ് ഓരോ ഒന്നായിട്ട് ചിന്തിക്കും, എന്താ ഒരു വഴി, നമുക്കൊരു കാര്യം ചെയ്യാം, സെക്കൻഡ് ഷോയ്ക്ക് പോവാം. ഫസ്റ്റ് റാഷണൽ വോയിസ് ഫസ്റ്റ് ഷോയ്ക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ഒന്ന്, അപ്പോ ഈ മോറൽ വോയിസ് പറയാണ് ഇതൊന്നും ശരിയല്ല, പക്ഷെ ഈ റാഷണൽ വോയിസ് ഇപ്പൊ പറയുകയാണ്, അവിടെ ഓണസ്റ്റി പോയി. സിനിമ കാണണമെന്ന് തോന്നുന്നത്, അപ്പൊ മോറൽ വോയിസ് പറയുന്നു ഇച്ചടേ അത് ശരിയല്ലേ പോണ്ടേ, അപ്പോഴാണ് ഈ പറയുന്ന എന്താണ്, നമുക്ക് സെക്കൻഡ് ഷോക്ക് പോകാം, പിന്നെ എന്താണ് ഇനി ഒന്ന് രണ്ടുകൂടെ പറയാം, എന്തായാലും പോകും അവസാനം. വേറെ എന്തൊക്കെയാണ് ഐഡിയ? എന്നാ മൂന്നാല് പേരെ ഒരു ബലം, ഈ ഗൂണ്ടുകളെ തല്ലാൻ പോകുമ്പോ ഒറ്റയ്ക്ക് പോകാത്ത പോലെ, നാലഞ്ചു പേരെ, നാലഞ്ച് ബൈക്ക് കൊടുത്ത് നാലഞ്ചു പേര് അധികം കയറി ഒരു തന്നെ തല്ലാൻ പോകും പോലെ, നാലഞ്ചു പേര് കൂടി ചെല്ലുമ്പോഴത്തേക്ക് ഈ നേരത്തെ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നുണ്ടല്ലോ, നാലഞ്ചു പേര് കൂടി പോകുമ്പോ ഇവന്റെ മനസ്സിൽ തോന്നുന്ന എന്താണ്, എന്തായാലും ഈ മോറൽ വോയിസ് പറയും ഇത് ശരിയല്ല. അപ്പോ ഈ റാഷണൽ വോയിസ് പറയുന്നുണ്ട് നീ ഒറ്റയ്ക്കല്ല മോശമാവുന്നത്, ഇവന്മാരെല്ലാം മോശമാവുകയാണ്, പിന്നെ നിനക്കെന്താ, നീ ഒറ്റയ്ക്കായിട്ട് എന്തായാലും നശിക്കുന്നില്ലല്ലോ, ഈ നാലഞ്ചെണ്ണം ഒരുമിച്ച് നശിക്കുകയാണ്, ധൈര്യമായിട്ട് പോവാ. അപ്പൊ ഇവന്റെ ധൈര്യം, ആ ശരിയാണ്, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ നശിക്കുന്നു. അപ്പൊ ഒരു ഏത് കാര്യത്തിനും ഈ പിള്ളേര് ബസ്സിന് കല്ലെറിയില്ല, ഒറ്റയ്ക്ക് ഒരു കുട്ടി ഒരിക്കലും ബസ്സിൽ കല്ലെറിയില്ല, ഒരു പത്ത് പതിനഞ്ച് പേര് കൂടി ചേരുമ്പോഴാണ് എല്ലാവരും കൂടി ചേർന്ന് കല്ലെറിയുന്നത്. മൊബൈൽ സൈക്കോളജി, ആ അത് തന്നെ, ആ മൊബൈൽ സൈക്കോളജി ചേർന്നു, അത് തന്നെ ഇവിടെയും വർക്ക് ചെയ്യും, ആ ഇതിലും വർക്ക് ചെയ്യുന്ന അത് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ആദ്യം എന്റെ മോറൽ, അപ്പൊ ഇവൻ ഷോർട്ട് കട്ടാണ്, ഇതാണ് ഷോർട്ട് കട്ട് എന്ന് പറയും. എന്തൊക്കെ ഷോർട്ട് കട്ട് സ്വീകരിച്ച്? ഒന്ന്, സെക്കൻഡ് ഷോയ്ക്ക് പോകാം, അതിനവനെ സഹായിച്ചത് അവന്റെ റാഷണൽ വോയിസ് ആണ്. പിന്നെ പറഞ്ഞു ഒറ്റയ്ക്ക് പോയാൽ ഞാൻ ഒരുത്തനെ ചീത്തയാവും, നാലഞ്ചു പേര് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പറ്റും. അപ്പൊ പിന്നെ പരസ്പരം കുറ്റപ്പെടുത്തത്തിലൂടെ നീ പോയില്ലേ, നീയും പോയില്ലേ, ഈ ഷോർട്ട് കട്ടുകളെല്ലാം ക്രോസ് ചെയ്യുന്ന മോറൽ വോയിസിനെയാണ്. മറു വയസ്സിന് ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് ക്രോസ് ചെയ്തിട്ട് ഇവൻ അവസാനം എന്ത് ചെയ്യും? അവിടെ പോകും. ഈ റേഷൻ തിങ്കിങ് റൈറ്റ് തിങ്കിങ് അല്ല, അത് റാഷണൽ എന്ന് വെച്ചാൽ യുക്തിയുക്തമായി ചിന്തിക്കുക. പക്ഷെ അത് യുക്തി ഏതിനു ഉപയോഗിക്കാം? ഏത് നല്ല കാര്യം? ഹിറ്റ്ലർ ഒരുപാട് പേരെ കൊന്നു, അതിനുവേണ്ടി റാഷണലായി ചിന്തിച്ചിട്ടാണ്. മനസ്സിലായോ? കൊല്ലാനുള്ള യുക്തികളും അയാൾ ചിന്തിച്ചു, എങ്ങനെ കൊല്ലാം, എത്ര ലാഭം വരത്തക്ക രീതി. ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ലാഭിക്കാൻ വറവ് കത്തിക്കുന്നതെന്ന്. മനസ്സിലായോ? റാഷണലായി ചിന്തിച്ചു കൊന്നു, അതിന്റെ പിന്നിൽ ഒരുപാട് തിയറികൾ ഉണ്ടാക്കിയാൽ. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചീത്ത കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ യുക്തി വർക്ക് ചെയ്യും. നല്ലതിനും ചീത്തയ്ക്കും ഒക്കെ അനുകൂലിക്കും. കള്ളൻ റാഷണലിറ്റി മോറൽ വോയിസിനെ ഒതുക്കി ഷോർട്ട് കട്ടുകൾ കണ്ടുപിടിച്ച് അവരെല്ലാം കൂടെ കൂടി ചേർന്ന് അവസാനം എന്ത് ചെയ്യും? യവന്റെ ഈ മോറൽ വോയിസിനെ അവൻ ശ്രദ്ധിക്കില്ല. എന്നുവെച്ചാൽ അവിടെ എന്തുവരുന്നു? അവസാനമായി സംഭവിക്കുന്ന ഇമോഷണൽ മെച്ചൂരിറ്റി നഷ്ടപ്പെടുന്നു. ഇമോഷണൽ മെച്ചൂരിറ്റി നഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ ഒരിക്കൽ പോയാൽ രണ്ടാമതും പോവും, മൂന്നാമതും പോവും. യവന്റെ ഇമോഷണൽ മെച്ചൂരിറ്റി ഒന്ന് നഷ്ടപ്പെടും. ഇവൻ സ്വയം ഇവന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുന്നു. പിന്നെ ഇനി ഇതിനകത്ത് നമ്മള് പൂർണമായും അവഗണിച്ചു കളയുന്ന ഒരു കാര്യമുണ്ട്. ഇത് എന്താണ്? അതല്ല, അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഇത് സോഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സിലായോ? ഇതിനെക്കുറിച്ച് അവൻ പരിഗണിക്കുന്നേ ഇല്ല. യവൻ പറയുന്നത് എന്താണ്? നമ്മള് നമുക്ക് പൈസയുണ്ട്, നമുക്ക് കാറുണ്ട്, നമുക്ക് പോയി കാണാം, മറ്റൊരുത്തനെന്താ ഇതൊക്കെ ചോദ്യം ചെയ്യാനെന്ന്. പക്ഷെ ഇവന് ഒരു സോഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ഒരു ഭാഗം കിടക്കുന്ന എന്താണ്? ഇവന് സൊസൈറ്റിയായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അത് തകർന്നു പോവുകയാണ്. അത് മനസ്സിലാക്കുന്നുണ്ട്? ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഹാർമണി നഷ്ടപ്പെട്ടു. ആ സോഷ്യൽ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്നു, അതിന്റെ സ്കില്ലുകളെല്ലാം പോകുന്നു, സോഷ്യൽ സ്കില്ല് നഷ്ടപ്പെടുന്നു. മനസ്സിലായോ? അപ്പൊ നാള് പറഞ്ഞില്ലേ വർക്കലക്കാരെല്ലാം ഇവിടെയുള്ള സ്വാമിമാരെ അധിക്ഷേപിക്കുന്നു, ഒരു കാരണം ഇതാണ്. മനസ്സിലായോ? അത് സമൂഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്നല്ല, നമ്മുടെ മോറൽ കോഡ് അനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ്. അത് നമ്മളെ തെറ്റിക്കുന്നു. സമൂഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്? സമൂഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരിക്കലും ഒരു സ്വാമിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം സ്വാമി എന്താണ് സമൂഹത്തിന് അറിയത്തില്ല. പക്ഷെ സ്വാമിക്ക് എന്തുവേണം? ഒരു സോഷ്യൽ ഒരു പ്രോട്ടോകോൾ വേണം. അതിനെ സ്വാമി തന്നെ ലംഘിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ സ്വാമി സമൂഹവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കത്തില്ല. ജീവിതം ബുദ്ധിമുട്ടാണല്ലോ. അത് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ സ്വാമിയല്ലേ, ഞാൻ സർവതന്ത്ര സ്വതന്ത്രല്ലേ, എന്നെ ആര് ചോദിക്കാനാണ്? മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. എപ്പ ചിന്തിക്കാം? നിങ്ങൾ ഈ സമൂഹത്തിൽ നിന്നൊക്കെ വിട്ടിട്ട് എന്താണ്? ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും ഗുഹയിൽ പോയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തെരുവിൽ തണ്ടി കിടക്കണം. നിങ്ങൾ ഒരിക്കലും ഒരു സൊസൈറ്റിയുടെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ പാടില്ല. ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി വരുമ്പം അവിടെ ഒരു പ്രോട്ടോകോൾ നമ്മൾ ആവശ്യമാണ്. അല്ല, നിങ്ങളിപ്പോ തെരുവിൽ തെറ്റി കിടക്കുകയാണെങ്കിൽ നിങ്ങളെ ആര് ശ്രദ്ധിക്കുന്നു? നിങ്ങൾ എന്ത് ചെയ്യുന്നു? അത് നിങ്ങൾ നിങ്ങളുടേതായ ലോകത്ത് ആൾക്കാർ ഒരു അവധൂതനാണ്, എന്തും കാണിക്കാം. മനസ്സിലായോ? അങ്ങനെ പറയും. അല്ല, നിങ്ങൾ ഗുഹയിൽ പോയിരുന്നാ നിങ്ങളുടെ അടുത്ത് ആര് വരുന്നു? ഇത് രണ്ടുമല്ലാത്ത സമൂഹ മധ്യത്തിലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വേണം? ഈ പറയുന്ന സോഷ്യൽ മെച്യൂരിറ്റി ആവശ്യമാണ്, വളരെ വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ വിട്ടു നീക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ പണി കഴിഞ്ഞ് ഇനി അടുത്ത ദിവസം.